അധികരണം 10 സൂത്രം 25. ജ്യോതി ചരണാഭിധാന. ഇവിടെ എന്താണ് ജ്യോതിസ്? അതാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ജ്യോതിസ് എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, സർവവ്യാപിയായിരിക്കുന്ന ബ്രഹ്മമാണ്. അതാണ് സിദ്ധാന്തം. അപ്പൊ അതിനൊരു പ്രോഷം പറഞ്ഞു അത് ശരിയാവില്ല. എന്തുകൊണ്ട് ഇവിടെ ദിവഹപ്പര എന്ന് പറഞ്ഞിരിക്കുന്നു? ദ്വിലോകത്തിന് പരമായി അപ്പുറം ആണ് ജ്യോതിസ് എന്ന് പറഞ്ഞു. അപ്പൊ ദ്വിലോകത്തിനൂടെ ഒരു അതിരായി കൽപ്പിച്ച് അതെങ്ങനെ ശരിയാകുമെന്ന് ചോദിച്ചു. സർവവ്യാപിയായ ബ്രഹ്മത്തിന് ഒരു അതിര് കൽപ്പിക്കാൻ പറ്റത്തില്ല. പറഞ്ഞു അവിടെ ആണ് പറഞ്ഞത്, പ്രവച്ചത് സർവഗതസ്യാവി ബ്രഹ്മണ ഉപാസനാർത്ഥ പ്രദേശ വിശേഷ പരിഗ്രഹവന വിരുദ്ധത്തെ. ഉപാസനയ്ക്ക് വേണ്ടി സർവവ്യാപിയായിരിക്കുന്ന ബ്രഹ്മത്തിന് ഒരു പ്രത്യേക സ്ഥാനം, പ്രദേശ വിശേഷത്തെ സ്വീകരിക്കുന്നതിൽ ദോഷമില്ല. പറയുന്നു നിഷ്പ്രദേശ ബ്രഹ്മണ പ്രദേശ വിശേഷ കൽപ്പനാനുഭവത്തിൽ പറയുന്നു ബ്രഹ്മം നിഷ്പ്രദേശമാണ്, അതിനൊരു പ്രദേശമില്ല. സർവവ്യാപിയായിരിക്കുന്നതിന് ഒരു ആധാരമില്ല, അത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാനം അങ്ങനെ പറയാനില്ല. അത് സർവസ്വരൂപമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പം അങ്ങനെയുള്ളതിന് ഒരു പ്രത്യേക സ്ഥാനം പറയുക. ദ്വിലോകം അനന്ത ഹൃദയം ഇതൊന്നും ശരിയാകത്തില്ല. പറയുന്ന ദോഷ ദോഷമില്ല. നിഷ്പ്രദേശ്യാപി ബ്രഹ്മണ ഉപാധി വിശേഷ സംബന്ധ പ്രദേശ വിശേഷ കൽപ്പന ഉപവത്തെ. വാസ്തവത്തിൽ ബ്രഹ്മത്തിന് അങ്ങനെ പ്രദേശമില്ല, ഒരു സ്ഥാനം ഒരു അതിര് ഒന്നും പറയാനില്ലെങ്കിലും പറയുന്നു ഉപാധി വിശേഷ സംബന്ധ, ഉപാധി സംബന്ധം കൊണ്ട് പ്രദേശ വിശേഷ കൽപ്പന ഒരു പ്രത്യേക സ്ഥാനത്തെ കൽപ്പിക്കുന്നു. അങ്ങനെ കൽപ്പിക്കാൻ അതിന് ദോഷമൊന്നുമില്ല, യുക്തമാണത്. തഥാ ഹി ആദിത്യ ചക്ഷുഷി ഹൃദയജ പ്രദേശ വിശേഷ സംബന്ധാനി ബ്രഹ്മണാഹ ഉപാസനാനി ശ്രൂയന്തേ. അപ്പോൾ ബ്രഹ്മ ഉപാസനയ്ക്ക് വേണ്ടി ആദിത്യനെ പറയുന്നു, ആദിത്യനെ ഉപാസിക്കാൻ പറയുന്നു, ചക്ഷുസിൽ ഉപാസിക്കാൻ പറയുന്നു, ഹൃദയത്തിൽ ഉപാസിക്കാൻ പറയുന്നു. അപ്പോൾ ഓരോ പ്രദേശ വിശേഷം സംബന്ധമായിട്ട് ഉള്ള ഉപാസനകൾ പറയുന്നു. അപ്പോൾ അതിനു മുമ്പ് പറഞ്ഞു, ഉപാധി വിശേഷ സംബന്ധ പ്രദേശ വിശേഷ കൽപ്പന, പ്രദേശ വിശേഷത്തെ കൽപ്പിക്കുന്നതിൽ ദോഷമില്ല. അടുത്ത് പറയുന്നു, അങ്ങനെ പ്രദേശ വിശേഷത്തെ കൽപ്പിച്ചുകൊണ്ടുള്ള ഉപാസനകൾ ശ്രുതിയിൽ പറയുന്നു എന്നാണ്. ഇവിടെ ശ്രൂയന്തേ എന്ന് പറയുന്ന ശ്രുതി. അപ്പോൾ മുമ്പ് പറഞ്ഞതിന് സമാനമാണിത്. പ്രദേശ വിശേഷ കൽപ്പന ഏകവും അദ്വയവുമായിരിക്കുന്ന ബ്രഹ്മത്തിന് പ്രത്യേക ദേശങ്ങൾ കൽപ്പിക്കുക, അത് കൽപ്പിക്കാം. അത് നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ്. ബ്രഹ്മത്തിന് നാമത്തെ കൽപ്പിക്കാം, രൂപത്തെ കൽപ്പിക്കാം, ദേശത്തെ കൽപ്പിക്കാം. അത് ഭാഷകാരനും പറഞ്ഞിട്ടുണ്ട്. സാളഗ്രാമത്തിൽ വിഷ്ണുവിനെ കൽപ്പിക്കുന്നു, ഉപാസിക്കുന്നു, കൽപ്പിക്കാം. അത് അപ്പോൾ ഇത് കൽപ്പിക്കാമെന്ന് പറയുന്നു, നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ആര് കൽപ്പിക്കുന്നു എന്നാണ്. ബ്രഹ്മത്തിന് ഉപാധികൾ ആരാണ് കൽപ്പിക്കുന്നത്? അതും ഉപാധി വിശേഷങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെ കൽപ്പിക്കുന്ന ഉപാധി വിശേഷം, അത് കൽപ്പന എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, കൽപ്പന എന്ന് പറഞ്ഞാൽ സത്യമല്ല. സത്യമല്ലാത്തതിനാണ് നമ്മൾ കൽപ്പന എന്ന് പറയുന്നത്. ഉപാസന എന്ന് പറയുന്നത് കേവലം മാനസികമായ അഭ്യാസമാണ്, മനോവൃത്തികളാണ് ഉപാസന. മനസ്സെന്ന് പറയുന്നതോ അതിസൂക്ഷ്മമായ ഒരു പദാർത്ഥമാണ് മനസ്സ്. മനസ്സിന്റെ വിശേഷത എന്താ പറയുന്നത്? അത് അമൂർത്തമാണ്. അമൂർത്തം എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകത്തിന് ബാഹ്യമായ ഒരു രൂപമുണ്ട്. മനസ്സിന് ഇങ്ങനെ ഒരു രൂപമില്ല. മനസ്സ് സൂക്ഷ്മമാണ്, ആന്തരികമാണ്. അപ്പൊ ബാഹ്യമായി ഇരിക്കുന്ന പുസ്തകം ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കാം. ശബ്ദമാണെങ്കിൽ ശ്രവണേന്ദ്രിയം കൊണ്ട് കേൾക്കാം. പക്ഷേ പുസ്തകത്തിനെ സംബന്ധിച്ച് എന്താണ് പറയും? അത് മൂർത്തമാണ്. ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കാം എന്നുള്ളത് കൊണ്ടാണ് അതിനെ മൂർത്തം എന്ന് പറയുന്നത്. മനസ്സിന് ഇതുപോലെ ഒരു മൂർത്ത രൂപമില്ല. അതുകൊണ്ട് മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പറയും അത് കൽപ്പനയാണ് എന്ന് പറയും. ഇപ്പോൾ ഉപാസന അത് കൽപ്പനയാണ്, ധ്യാനം അത് കൽപ്പനയാണ്. അപ്പോൾ അവിടെ ചക്ഷുരേന്ദ്രിയത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ബാഹ്യമാണ്, അത് മൂർത്തമാണ്. പക്ഷെ മനസ്സിന്റെ വിഷയം എന്ന് പറയുന്നതോ അത് കൽപ്പന ഭാവന എന്ന് പറയുമ്പോൾ അത് ആന്തരികമാണ്. എന്നുവെച്ചാൽ അതിന് ബാഹ്യമായ ഒരു രൂപമില്ല. ആന്തരികമായി അതിൻ്റെ രൂപം എന്ന് പറയുന്നത് കേവലം ഭാവനാത്മകമാണ്, അല്ലെങ്കിൽ കൽപ്പനാരൂപത്തിലുള്ളതാണ്. അതിന് ബാഹ്യമായ ഈ മൂർത്ത ലോകത്തിൻ്റെ വ്യവഹാരത്തിൽ അതിന് സ്ഥാനമൊന്നുമില്ല. രണ്ടും രണ്ടാണ്. ജാഗ്രത്തിൽ ബാഹ്യമായ വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുകയും അവിടെ കരണങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നിടത്ത് ഈ മനസ്സിൻ്റെ ഭാവനയ്ക്ക് യാതൊരു സ്ഥാനമില്ല. രണ്ടും രണ്ടാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുലാലൻ എന്ന് വെച്ചാൽ കുടത്തെ ഉണ്ടാക്കുന്നയാള്, പാത്രത്തെ ഉണ്ടാക്കുന്നയാള്. ആദ്യം പാത്രത്തെ മനസ്സിൽ ഭാവന ചെയ്യുന്നു. ആ ഭാവന ചെയ്യുന്ന കാലത്തിന് പാത്രത്തിന് മൂർത്തമായ രൂപമില്ല. അപ്പൊ ഭാവനയിൽ എന്ത് ചെയ്തിരിക്കുന്നു? അയാളുടെ മനസ്സിലുണ്ട്. അയാൾ ഭാവന ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ നിൽക്കുന്ന ആ പാത്രത്തെന്ന് പറയുന്ന അമൂർത്തമാണ്. അത് കേവലം സങ്കല്പരൂപത്തിലാണ് ഇവിടെ പറയുന്നത്, കൽപ്പന രൂപത്തിലാണ്. അത് മൂർത്ത രൂപത്തിലാകണമെങ്കിൽ എന്ത് വേണം? ബാഹ്യമായ പ്രവർത്തനം ആവശ്യമാണ്. അയാളുടെ ആന്തരികമായ യത്നം, പിന്നെ ബാഹ്യമായ കരണങ്ങളുടെ പ്രവൃത്തി, അതിൻ്റെ ഉപാദാനമായി ബാഹ്യമായ ഒരു വസ്തുവിനെ സ്വീകരിക്കണം. ബാഹ്യമായി മൃത്തം എന്ന് പറയുന്ന ഒരു ഉപാദാനത്തെ സ്വീകരിച്ച് അതിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ പാത്രം പുറമേ ഉണ്ടാകത്തുള്ളൂ. മൂർത്തമായ, അതുകൊണ്ടാണ് അതിന് മൂർത്തം എന്ന് പറയുന്നത്. അതിന് ഇന്ദ്രിയഗ്രാഹ്യമായ രൂപവും നാമവും എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് അതിന് മൂർത്തം എന്ന് പറയുന്നത്, മൂർത്ത പദാർത്ഥം. ആ സമയം കുലാലിന്റെ മനസ്സിലിരുന്നപ്പോഴോ പാത്രം, ആ പാത്രം വ്യവഹാരക്ഷമമല്ല. എന്നുവെച്ചാൽ അതുകൊണ്ട് നമുക്ക് വെള്ളം കോരാനോ പാചകം ചെയ്യാനോ ഒന്നും സാധ്യമല്ല. അപ്പൊ മാനസികമായ കൽപ്പനാരൂപത്തിലിരിക്കുന്ന ഒന്നും ബാഹ്യമായ മൂർത്തമായിരിക്കുന്ന രണ്ടും, രണ്ടാമത്തെ രണ്ടും തമ്മിൽ, രണ്ട് രണ്ടാണെന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ അതുകൊണ്ടാണ്. മൂർത്തമായ വസ്തുവിനെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ കൽപ്പനാരൂപത്തിലിരിക്കുന്ന പദാർത്ഥത്തെ ആശ്രയിച്ച് ചെയ്യാൻ സാധ്യമല്ല. ഒരാള് ആനയെ ഭാവന ചെയ്യുന്നു മനസ്സുകൊണ്ട്, മനസ്സിൽ കാണാം ഭാവനാരൂപത്തിൽ, പക്ഷെ അത് അതിനെ അയാൾ നേരിട്ട് ആനയെ കാണുന്നു. അപ്പോൾ ബാഹ്യമായി കാണുന്ന ആന വേറെ, മനസ്സിൽ ഭാവനാരൂപത്തിൽ കണ്ട വേറെ, ഭാവനാരൂപത്തിൽ കണ്ട ആനയെ ഒരു ക്യാൻവാസും ബ്രഷും ഉണ്ടെങ്കിൽ അതിനൊരു ചിത്രമാക്കി മാറ്റാം ബാഹ്യമായി. അങ്ങനെ മാറ്റിയാലും എന്താണ്, അത് വ്യവഹാരക്ഷമമായ ആനയായി മാറത്തില്ല, ചിത്രമേ ആവത്തുള്ളൂ. അങ്ങനെ വരുന്നിടത്ത് പോലും ആന്തരികമായിരിക്കുന്ന ഭാവനാരൂപത്തിലുള്ള വസ്തു വേറെ, ബാഹ്യമായ വസ്തു വേറെ. ഇതാണ് മനസ്സിന്റെ സ്ഥിതി. ഇവിടെ പറയുന്ന എന്താണോ, സർവവ്യാപിയായിരിക്കുന്ന ബ്രഹ്മത്തിന് ഉപാസനയ്ക്ക് വേണ്ടി രൂപങ്ങളെ കൽപ്പിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ കൽപ്പിക്കുന്ന രൂപങ്ങൾക്ക് ബാഹ്യമായ മൂർത്തിമത്തായ വ്യവഹാരക്ഷമമായ ഒരു ഭാവം ഉണ്ടോ എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ബാഹ്യമായി വ്യവഹാരക്ഷമമായ ഒരു വസ്തുവിനെ സംബന്ധിച്ച് നമുക്ക് കൽപ്പന ഉണ്ടാകാം. ആനയെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ച് അതിനെ മനസ്സിലാക്കിയതായത് ആണ് ആന. അതിനെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ ഭാവനകളുണ്ടാകാം. അങ്ങനെ ഭാവനകളുണ്ടാകുമ്പോഴും ബാഹ്യമായ വസ്തു വേറെയായിരിക്കും, എൻ്റെ ഭാവനയിലിരിക്കുന്ന ആന വേറെ ആയിരിക്കും. എൻ്റെ ഭാവനയിലിരുന്ന ആനയാണ് ചിത്രമായി മാറിയത്, ബാഹ്യമായ ആനയല്ല. ബാഹ്യമായി വ്യവഹാരക്ഷമെന്ന് വെച്ചാൽ ആനയുടെ പുറത്ത് കയറാനും എല്ലാം പറ്റിയ ആനയല്ല എൻ്റെ ഭാവനയിലുള്ളത്. അല്ല, ചിത്രമാക്കിയാലും എനിക്ക് അതിൻ്റെ പുറത്ത് കയറാനൊന്നും പറ്റത്തില്ല. ആനയെ സംബന്ധിക്കുന്ന ബാഹ്യ വ്യവഹാരങ്ങൾ, സ്ഥൂലമായ വ്യവഹാരങ്ങളൊന്നും തന്നെ സംഭവിക്കത്തില്ല. ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള കൽപ്പന എന്ന് പറയുമ്പോൾ എപ്പോഴും സ്പഷ്ടമാണ്, അത് മനസ്സിൻ്റെ വ്യാപാരമാണ്. കൽപ്പന ഭാവന എന്ന് പറയുന്നത് മനസ്സ് സ്വയം ഒരു അമൂർത്തമായ വസ്തുവാണ്. അമൂർത്തമായ വസ്തുവിന്റെ കൽപ്പനകൾ ഭാവനകളെല്ലാം കേവലം അമൂർത്തങ്ങളായിരിക്കും. അങ്ങനെ അമൂർത്തങ്ങളായിരിക്കുന്നതിന് എന്താണ് വരുന്നത്? വ്യവഹാരക്ഷമത ഉണ്ടാകത്തില്ല. ഇവിടെ പറയുന്ന എന്താണ്? ഉപാസനയ്ക്ക് വേണ്ടി ദേശം കാലം ഇതെല്ലാം കൽപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൽപ്പന ഉണ്ട്. ഉപാസ്യമായ ഏതാണോ വസ്തു, അതിനെ നമുക്ക് ബാഹ്യമായി സൃഷ്ടിക്കാൻ കഴിയത്തില്ല. മനസ്സിനതിന് ശേഷിയില്ല. മനസ്സുകൊണ്ട് എന്തെങ്കിലും സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിനെ പോലെ തന്നെ അമൂർത്തമായി പോകും. എന്നുവെച്ചാൽ കേവലം ആന്തരികം മാത്രമായിരിക്കും എന്തതിനെ സൃഷ്ടിച്ചാലും. അല്ലെങ്കിൽ എന്തു വേണം, അത് മാനസികമായി തന്നെ ഉള്ള വസ്തുക്കളായിരിക്കും, മനസ്സിൻ്റെ പരിണാമമായിരിക്കും. അതിൽ വ്യത്യാസം വരുന്നതാണ് മനസ്സിൽ വരുന്ന വികാരങ്ങൾ, സുഖം, ദുഃഖം, ഭയം, ലജ്ജ, കാമം, ക്രോധം, ഇതൊക്കെ മനസ്സിൻ്റെ തന്നെ പരിണാമങ്ങളാണ്. അത് എങ്ങനെയാണ്? ആനയും കുതിരയും കൽപ്പിക്കുന്നത് പോലെ അല്ല. അതിനെല്ലാം മാനസിക പ്രത്യക്ഷങ്ങളെന്ന് പറയുന്നു. അത് മനസ്സിൻ്റെ തന്നെ പരിണാമങ്ങളായതുകൊണ്ട് അത് മനസ്സിൻ്റെ പരിണാമങ്ങളും മനസ്സ് ഗ്രഹിക്കുന്നവയുമായ വിഷയങ്ങളാണ്, ആന്തരിക വിഷയങ്ങളെന്ന് പറയുന്നു. അത് മനസ്സിൻ്റെ പരിണാമമായതുകൊണ്ട് അത് ആന്തരികമാണ്. മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നതുകൊണ്ട് അത് ആന്തരികമായ പ്രത്യക്ഷമാണ്. അത് ബാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഭാവന പോലെയല്ല. കാരണം ബാഹ്യമായ വിഷയങ്ങളെ നമ്മൾ ഭാവന ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന് ആന്തരികമായി ഗ്രഹിക്കാൻ പറ്റും, ബാഹ്യമായി ഗ്രഹിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ആനയെ ഭാവന ചെയ്യുന്നു. എന്റെ ഭാവനയിലുള്ള ആനയെ എനിക്ക് ബാഹ്യമായി ഗ്രഹിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് അമൂർത്തം തന്നെയാണ്. സുഖദുഃഖാദികളെന്ന് പറയുന്നത് അന്ധകരണത്തിന്റെ പരിണാമമായതുകൊണ്ട് അത് ബാഹ്യമായി വിഷയമാകുന്ന ഒന്നല്ലെങ്കിലും ആന്തരികമായി അതിന്റെ പ്രത്യക്ഷം ഉണ്ടാകും. അതുപോലെ ഏതെങ്കിലും ഒന്ന് മാനസിക പരിണാമമായി വന്നു കഴിഞ്ഞാൽ മനസ്സിനതിനെ പ്രത്യക്ഷമാക്കാൻ കഴിയും. ബാഹ്യ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ഭാവന ചെയ്തു കഴിഞ്ഞാൽ അത് അമൂർത്തങ്ങളായി. അതിനെങ്ങനെയാണോ ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നത് അതുപോലെ അതിനെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ട്, അന്നത്തെ ഭാവന ചെയ്യുന്നു. ഭാവന ചെയ്തു കഴിഞ്ഞാൽ അന്നം അവിടെ സൃഷ്ടിക്കപ്പെടത്തില്ല, ഭാവനമുണ്ട്. അന്നം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ പാകക്കറി ആവശ്യമാണ്. അതിൻ്റെ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പാചകം ചെയ്തു കഴിഞ്ഞാൽ അന്നം സൃഷ്ടിക്കപ്പെടും. അപ്പം ഭാവനയിലൂടെ ഭക്ഷണം എന്ന് പറയുന്ന ഒരു വ്യവഹാര സാധ്യമല്ല. ഇവിടെ പറയുന്നത് ഉപാസനയ്ക്ക് വേണ്ടി പ്രദേശവിശേഷങ്ങളെ കൽപ്പിക്കുന്നു എന്നാണ്. ആരാ കൽപ്പിക്കുന്നത് എന്ന് പറയും. ഇവിടെ ഇതാര് കൽപ്പിക്കുന്നു? അതിന് സമാധാനം പറഞ്ഞ് ശ്രൂയത്തെ, അങ്ങനെയുള്ള കൽപ്പനകളെക്കുറിച്ച് ശ്രുതിയിൽ പറയുന്നു എന്നാണ്. അല്ലാതെ ഇവിടെ പറയുന്ന ബ്രഹ്മോപാസനയ്ക്ക് വേണ്ടി ഇന്ന പ്രദേശവിശേഷങ്ങളെ താൻ കൽപ്പിച്ചു എന്നല്ല പറയുന്നത്. ബ്രഹ്മോപാസനയ്ക്ക് വേണ്ടി പ്രദേശവിശേഷങ്ങളെ കൽപ്പിക്കാൻ ശ്രുതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ബ്രഹ്മത്തെ ഉപാസിക്കണം. ഹൃദയം എന്ന് പറയുന്ന ഒരു ദേശം, ഹൃദയം എന്ന് പറയുന്ന ഒരു ദേശം മൂർത്തമായ ഒരു വസ്തുവാണ്. ആ വസ്തുവിൽ അമൂർത്തമായിരിക്കുന്ന ബ്രഹ്മത്തെ ഭാവന ചെയ്യാൻ ശ്രുതി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ശ്രുതി ജീവനോട് ആവശ്യപ്പെടുകയാണ്, നീ അങ്ങനെ ഭാവന ചെയ്യുക എന്ന് പറയുന്നു. അപ്പോൾ അവിടെ തൻ്റെ കൽപ്പന കൊണ്ട് അവിടെ ഒന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല. തന്റെ കൽപ്പന കൊണ്ട് ഭാവന കൊണ്ട് ബ്രഹ്മത്തെ സൃഷ്ടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് നിത്യസിദ്ധമായ വസ്തുവാണ്. പിന്നെ തന്റെ ഭാവന കൊണ്ട് തന്റെ ഹൃദയത്തെ തനിക്ക് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? പറഞ്ഞു, ഭാവന കൊണ്ട് ഒന്നിനും സൃഷ്ടിക്കാൻ പറ്റില്ല. കുലാലിനെ സംബന്ധിച്ച് ഭാവന കൊണ്ട് ഘടത്തെ സൃഷ്ടിക്കാൻ പറ്റില്ല. സൃഷ്ടിക്കണമെങ്കിൽ അവിടെ ബാഹ്യമായ പ്രവൃത്തി ആവശ്യമാണ്. അങ്ങനെ കുലാലം സൃഷ്ടിച്ച ഘടത്തെ സംബന്ധിച്ച് നമുക്ക് പല ഭാവനകളും ചെയ്യാം. ഇത് നല്ലതാണെന്നോ, ഇത് ചീത്തയാണെന്നോ, ഇത് പുരാണമാണെന്നോ, ഇത് നൂതനമാണെന്നോ, അങ്ങനെ പലതരത്തിലുള്ള ഭാവനകൾ ബാഹ്യമായി സൃഷ്ടിക്കപ്പെട്ട വസ്തുവിനെ സംബന്ധിച്ചാകാം. പക്ഷെ തന്റെ ഭാവന കൊണ്ട് അതിനെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ തന്റെ ഭാവന കൊണ്ട് സൃഷ്ടിക്കാമെങ്കിൽ പിന്നെ കുലാലിന്റെ ആവശ്യമില്ല. തന്റെ ഭാവന കൊണ്ട് തന്നെ സൃഷ്ടി നടക്കുന്നു. അപ്പോൾ പിന്നെ എന്താ കുലാലിന്റെ ആവശ്യമുണ്ട്? ബാഹ്യപ്രവൃത്തിയുടെ ആവശ്യമുണ്ട്. ഇപ്പൊ വ്യവഹാരം എന്ന് പറയുന്നതിന് പിന്നെ അസ്തമിച്ചു, അതിന്റെ ആവശ്യമില്ലാതെ വരും. ഈ ഇന്ദ്രിയങ്ങളെല്ലാം വ്യർത്ഥമായി പോകും. കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം. എന്തുകൊണ്ട്? മനസ്സെന്ന് പറയുന്ന ഒന്ന് മാത്രം മതി. അതിന്റെ ഭാവനയിൽ എല്ലാം സംഭവിക്കുന്നു. പിന്നെ ഇതിന്റെയൊക്കെ ആവശ്യം തോന്നുന്നു. ഇന്ദ്രിയങ്ങളുടെ ആവശ്യം തോന്നുന്നു. കരണങ്ങളുടെ ആവശ്യം തോന്നുന്നു. അപ്പോൾ ഭാവന എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂർത്ത വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഭാവന എന്ന് പറയുന്നത് ബാഹ്യമായി സൃഷ്ടമായ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഭാവന ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഭാവന എന്ന് പറയുന്നത് കേവലം അമൂർത്തമായ ആശയങ്ങളായി. ഇവിടെ ഹൃദയം എന്ന് പറയുന്ന ഒരു ദേശം സൃഷ്ടമാണ് എന്ന് വെച്ചാൽ ഈ സൃഷ്ടി പ്രക്രിയയിൽ അത് സംഭവിച്ചതാണ്. അനുബാഹ്യമായ ഒരുപാട് നിമിത്തങ്ങളുണ്ടായിരിക്കും. ആ നിമിത്തങ്ങളെല്ലാം ആശ്രയിച്ച് സൃഷ്ടമായതാണ്. അത് തന്റെ ഭാവനയിൽ സൃഷ്ടമായതല്ല, തന്റെ ഭാവനയെ ആശ്രയിക്കാതെ തന്നെ സൃഷ്ടമായതാണ്. അങ്ങനെ സൃഷ്ടമായിരിക്കുന്ന ഹൃദയദേശത്തിൽ പറയുന്നു എന്താണ്? ബ്രഹ്മത്തെ ഭാവന ചെയ്യാൻ പറയുന്നു. അങ്ങനത്തെ ബ്രഹ്മത്തെ ഭാവന ചെയ്യുന്നതിന് എന്തെങ്കിലും പറയും? അതൊരു ജ്യോതിസാണെന്ന് പറയുന്നു. ജ്യോതിസ് എന്ന് പറയുന്നത് ബാഹ്യമായ ഒരു എന്നുവെച്ചാൽ തന്റെ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ഒന്നാണ് ബാഹ്യമായി. അതാണെന്ന് ഭാവന ചെയ്യുക എന്ന് പറയും. അപ്പോൾ മൂർത്തമായ തന്റെ ഭാവനയെ ആശ്രയിക്കാതെ തന്നെ നിലനിൽക്കുന്ന ഒരു സ്ഥാനത്തെയാണ് ശ്രുതി നിർദ്ദേശിക്കുന്നത്. അതിൽ എന്ത് ഇന്നത് വേണമെന്നില്ല. ഇവിടെ ഉപാസനയ്ക്ക് വേണ്ടി പലതും നിർദ്ദേശിക്കും. അതിന് അവിടുത്തെ ഒരു ജ്യോതിസായി സച്ചിദാനന്ദ രൂപത്തിലുള്ള ബ്രഹ്മത്തെ അല്ലെങ്കിൽ നിന്റെ പരമാർത്ഥ സ്വരൂപത്തെ ഭാവന ചെയ്യുക എന്ന് പറയും. അവിടുത്തെ ഭാവന കൊണ്ട് വിശേഷിച്ചൊന്നും തന്നെ സൃഷ്ടിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട്? അമൂർത്തമായ തന്റെ ഭാവനയ്ക്ക് മൂർത്തമായ ഒന്നിനെയും സൃഷ്ടിക്കുന്നതിനുള്ള ശേഷിയില്ല. അപ്പോൾ ഇവിടെ ഉപാസനയ്ക്ക് വേണ്ടി ഭാവന ചെയ്യാന്ന് പറയുമ്പോൾ ഉപാസന കൊണ്ട് എന്തിനെയോ സൃഷ്ടിക്കപ്പെടുന്നു എന്നൊരു ധാരണ ആൾക്കാരുടെ മനസ്സിലുണ്ട്. അങ്ങനെയൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല. സങ്കല്പം എന്ന് പറയുന്നത് അമൂർത്തമായതുകൊണ്ട് അതിനങ്ങനെ ഒരു ശേഷിയില്ല. ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. പിന്നെ അത് സംഭവിക്കുന്ന എവിടെയായിരിക്കും? അങ്ങനെ ഒരു വസ്തു സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ സൃഷ്ടിക്കപ്പെടുന്നതും അമൂർത്തമായിരിക്കും. അതിനെങ്ങനെയാണോ ജാഗ്രതത്തിലെ മൂർത്തഭാവം, അതുപോലെയുള്ള ഒരു മൂർത്തഭാവം അതിന് വരത്തില്ല. അതിനുദാഹരണമാണ് സ്വപ്നം. സ്വപ്നത്തിൽ എന്ത് ചെയ്യുന്നു? അമൂർത്തമായ മനസ്സ് അമൂർത്തമായ വിഷയങ്ങളെ സൃഷ്ടിക്കുന്നു. അവിടെ അമൂർത്തങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ അമൂർത്തങ്ങളായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. അതൊക്കെ അവിടെ സാധ്യമാകും. ഈ ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അതൊന്നും സാധ്യമല്ല. ജാഗ്രതത്തിന്റെ സ്വഭാവം വേറെയാണ്. എന്തുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് ജാഗ്രത സൃഷ്ടിയെക്കുറിച്ചാണ്? പറയുന്നത് എന്താണ്? അമൂർത്തമായിരിക്കുന്ന തന്റെ മനസ്സുകൊണ്ട് ജാഗ്രത്തിലെ മൂർത്തങ്ങളായ വിഷയങ്ങളെ രണ്ട് രണ്ട് സ്വഭാവമായതുകൊണ്ട് ഒരിക്കലും സൃഷ്ടിക്കാൻ സാധ്യമല്ല. പിന്നെ ഈ കൽപ്പന എന്ന് പറയുന്നത് സൃഷ്ടമായ വിഷയങ്ങളിലുള്ള കൽപ്പനയാണ്. പ്രതിലോകം, ആകാശം, ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. ബാഹ്യമായ സൃഷ്ടമായ വിഷയങ്ങളെല്ലാം മൂർത്തവും അമൂർത്തവുമായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. രണ്ടാമത് അനുഭവത്തിൻ്റെ ബാഹ്യവിഷയങ്ങളാണ്. അഗ്നി മൂർത്തമായി അനുഭവപ്പെടുന്നു, ആകാശം അമൂർത്തമായി അനുഭവപ്പെടുന്നു. രണ്ടും ബാഹ്യമായി ഗ്രഹിക്കപ്പെടുന്നതാണ്. അത്തരം വിഷയങ്ങളെ മനസ്സിൽ ഗ്രഹിച്ചുകൊണ്ട് അത്തരം സ്ഥാനങ്ങളിൽ ഓരോ തത്വത്തെ ഭാവന ചെയ്യാൻ പറയുന്നു, അതിൻ്റെ ഫലത്തെയും പറയുന്നു. ആ കൂട്ടത്തിലാണ് പറയുന്നത് എന്താണ്, ബ്രഹ്മണ ഉപാസന, ബ്രഹ്മത്തിൻ്റെ ഉപാസനയെക്കുറിച്ചും പറയുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് മാനസികമായ സങ്കല്പങ്ങൾക്കനുസരിച്ച് മൂർത്തമായ രൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല? സമാധാനം, മനസ്സ് അമൂർത്തമായതുകൊണ്ട്. അപ്പോൾ ഭാവന ദൃഢമായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ വെളിച്ചത്തെ ധ്യാനിക്കുന്നു മനസ്സുകൊണ്ട്, ബാഹ്യമായ വെളിച്ചം തന്നെയാണ്, ജ്യോതിസേന ധ്യാനിക്കുന്നു, അമൂർത്തമായ മനസ്സുകൊണ്ടാണ് ധ്യാനിക്കുന്നത്. ഒടുവിൽ അയാൾ പറയുന്നത്, ഞാൻ വെളിച്ചത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അവിടുത്തെ വെളിച്ചം എന്ന് പറയുന്നത് എന്താണോ, അത് ബാഹ്യമായ മൂർത്തമായ വെളിച്ചമല്ല. എന്തുകൊണ്ട്? മൂർച്ഛമായ വെളിച്ചത്തെ ഉള്ളിൽ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ തലച്ചോറിന് തീപിടിക്കും. അങ്ങനെ ഇതുവരെ ധ്യാനിച്ച ആർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും അവിടെ സാക്ഷാത്കരിക്കുന്നത്? അമൂർത്തമായ, കേവലം ഭാവനാത്മകമായ ഒരു വസ്തുവിനെ മാത്രമേ ധ്യാനത്തിലൂടെ സാക്ഷാത്കരിക്കാൻ പറ്റൂ. അല്ല, ബാഹ്യമായ മൂർത്തമായ ഒന്നിനെ ആന്തരികമായി മനസ്സിൽ, അതുകൊണ്ടാണ് മനസ്സിനെ ആന്തരികമെന്ന് പറയുന്നത്, കാരണം അത് സ്വയം അമൂർത്തമാണ്, അതിനൊരു ബാഹ്യരൂപമില്ല. അപ്പോൾ അതിൽ സാക്ഷാത്കരിക്കുന്ന ഒന്നും അതും അമൂർത്തമായിരിക്കും. അപ്പോൾ എങ്ങനെയാണോ ഭാവനയുടെ തീവ്രത കൊണ്ട് മനസ്സിൽ അങ്ങനെ ഒന്ന് പ്രത്യക്ഷപ്പെടുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യാം, ഏതുപോലെ സുഖവും ദുഃഖവും പോലെ. സുഖത്തെ ഒരാൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സുഖത്തെ അനുഭവിക്കാൻ കഴിയുന്നു. ദുഃഖത്തെ നിരന്തരം ധ്യാനിച്ചു കഴിഞ്ഞാൽ ദുഃഖം അനുഭവത്തിൽ വരുന്നു. എന്തുകൊണ്ട്? മുമ്പ് പറഞ്ഞു, അതെല്ലാം മനസ്സിൻ്റെ തന്നെ പരിണാമങ്ങളാണ്, അമൂർത്തമായ മനസ്സിൻ്റെ പരിണാമങ്ങളാണ്. പക്ഷേ അത് അനുഭവമാണ്. സുഖത്തെക്കുറിച്ച് പറയും, സുഖത്തെ ഞാൻ അനുഭവിക്കുന്ന പ്രത്യക്ഷമായിട്ടാണ്, ദുഃഖത്തെ ഞാൻ അനുഭവിക്കുന്ന പ്രത്യക്ഷമായിട്ടാണ്. പക്ഷേ ആ സുഖദുഃഖങ്ങൾ എന്താണ്? മനസ്സിൻ്റെ തന്നെ പരിണാമങ്ങളും മനസ്സിനെപ്പോലെ തന്നെ അമൂർത്തമായ വസ്തുക്കളുമാണ്. അതിനെ നമുക്ക് ബാഹ്യമായി കാണാൻ പറ്റില്ല, മനസ്സിലല്ലാതെ പുറമേ കാണാൻ പറ്റത്തില്ല. ഭാവനയിലും തുടർന്ന് ആന്തരികമായ സാക്ഷാത്കാരത്തിലും അല്ലാതെ അതിനെ കാണാൻ പറ്റത്തില്ല. മനസ്സിൻ്റെ തന്നെ ഒരു ഭാഗമാണത്. അതുപോലെ ജ്യോതിസിനെ ധ്യാനിക്കുന്ന ഒരാൾക്ക് ആന്തരികമായി അത് പ്രത്യക്ഷമാകാം, ജ്യോതിസ്. പക്ഷെ അതുകൊണ്ടായിരിക്കും കേവലം അമൂർത്തമായിരിക്കും. അല്ല, മൂർത്തമായി ആ വസ്തു ഇതിനെ ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ബാഹ്യമായി അത് ഇന്ദ്രിയത്തിന് വിഷയമാകണം, അത് വ്യവഹാരക്ഷമമായി തീരണം. അതുകൊണ്ട് ദേവതാ സാക്ഷാത്കാരത്തെക്കുറിച്ചും മറ്റും പറയും. ദേവതകളും മറ്റും അമൂർത്തങ്ങളാണ്, അമൂർത്ത രൂപങ്ങളാണ്, പൗരാണികമായ വിശ്വാസം അനുസരിച്ചാണ്. അപ്പോൾ ഒരാൾ ദേവതയെ ധ്യാനിക്കുന്നു, തുമ്പിക്കൈയും ചെവിയൊക്കെ ഉള്ള ഗണപതി ഒരാൾ ധ്യാനിക്കുന്നു. അപ്പോ അയാൾക്കത് ആന്തരികമായി പ്രത്യക്ഷപ്പെടുന്നു. ആന്തരികമായി സുഖദുഃഖാദികൾ പ്രത്യക്ഷപ്പെടുന്നു. അയാളുടെ ഭാവനയുടെ ദാർഢ്യമനുസരിച്ച് ആന്തരികമായി അങ്ങനെ ഒരു രൂപത്തെ കാണാൻ കഴിയുന്നു. അതങ്ങനെ സംഭവിക്കും, സ്വപ്നത്തിൽ കാണുന്ന പോലെ. ജാഗ്രത്തിൽ ഗണപതിയെ കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വപ്നത്തിൽ ഗണപതി പ്രത്യക്ഷപ്പെടാം, സംസാരിക്കാം. പക്ഷേ അത് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ട് എന്തായാലും കേവലം അമൂർത്തമായി. അതുകൊണ്ടാണ് ജാഗ്രത്തിൽ അതിനെ നിലനിൽക്കാൻ കഴിയാത്തത്. ഉണർന്നു കഴിഞ്ഞാൽ എന്താണ്, സ്വപ്നം കണ്ടവനേ ഉള്ളൂ. പക്ഷെ അവിടെ പൗരാണികമായ വിശ്വാസമനുസരിച്ച് പറയുന്ന എന്താണ്, അത് വിശേഷ ശക്തിയുള്ള ഒരു ദേവതയായതുകൊണ്ട് ആ ദേവതയ്ക്ക് അങ്ങനെ ഒരു ഉപാസകന്റെ മുമ്പിൽ ഉപാസകന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കത്തക്ക രീതിയിൽ മൂർത്തമായ ഒരു രൂപത്തെ സ്വീകരിച്ച് പ്രത്യക്ഷമാകാൻ പറ്റും. അത് പൗരാണികമായ ഒരു വിശ്വാസമാണ്. അങ്ങനെ ദേവതയെ സാക്ഷാത്കരിച്ചതായി പലരും അവകാശപ്പെടുന്നുണ്ട്. ദേവത ഉപാസകന്മാർ അവർ പറയുന്നു, ഞങ്ങൾ കുറച്ചു സമയം സംസാരിച്ചിരുന്നു അവിടെ, പുറമേ വന്നിരുന്നു, എന്നോട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നു. അത് ചിലപ്പോൾ സ്വപ്നം പോലെ അമൂർത്തമായ സങ്കല്പങ്ങളാകാം. ചിലർ പറയുന്നു അങ്ങനെ ഞാൻ തൊട്ടു നോക്കി, വർത്തമാനം പറഞ്ഞ് സ്വപ്നത്തിൽ തൊട്ടു നോക്കിയതുപോലെയാകാം. ചിലർ പറയുന്നു അങ്ങനെ സംഭവിക്കാം. ഒരാൾ പറയുന്നു എനിക്കങ്ങനെ അനുഭവം ഉണ്ടായി, എന്റെ ദേവത എന്റെ മുമ്പ് വന്നിരുന്നു, അപ്പോൾ ഞങ്ങൾ തമ്മിൽ വർത്തമാനം പറഞ്ഞതാ, നിങ്ങൾ കാണുന്നത് പോലെ തന്നെ വർത്തമാനം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരാളുടെ അനുഭവത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അതിന്റെ താല്പര്യം സൂക്ഷ്മമായ ശക്തിവിശേഷങ്ങളോടുകൂടിയ ആ ദേവതകൾ ഭക്തനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി സ്ഥൂലമായ തന്റെ ശക്തി കൊണ്ട് രൂപത്തെ പ്രാപിച്ചു. സ്ഥൂലമായ രൂപത്തെ താത്കാലികമായി സ്വീകരിച്ച് അങ്ങനെ ഒരുപാട് ഭക്തന്മാരുടെ ചരിത്രമൊക്കെ പറയുന്നുണ്ട്, പറഞ്ഞു. പക്ഷെ അവരുടെ വാസ്തവ സ്വരൂപം എന്താണ്? പലയിടത്തും പറയുന്നുണ്ട് എന്താണ്, അതൊരു തേജോരൂപികളാണ്. ഇവിടെയും ദേവതയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. തേജസ്വരൂപികളായതുകൊണ്ട് അവർക്ക് സ്ഥൂല രൂപം എന്ന് പറയുന്നത് വാസ്തവമല്ല, അത് കൃത്രിമമായി സ്വന്തം ശക്തി കൊണ്ട് സൃഷ്ടിക്കുന്നതാണ്. അങ്ങനെ സൃഷ്ടിച്ചിട്ട് ഭക്തനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി സ്ഥൂലമായ രൂപത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു വരുന്നു. പലരും അങ്ങനെ ഉള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അക്കാര്യങ്ങളെ കുറിച്ച് പുരാണങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതും അവിടെ എന്താണ്, ഞാനിത് പറഞ്ഞു വരുന്നത് ഒരു ഭക്തൻ തൻ്റെ ഭാവനയിലൂടെ സൃഷ്ടിക്കുന്ന ഒരു രൂപമല്ല അത്. ഇപ്പൊ ദേവതാരൂപം സ്ഥൂലമായി പ്രകടമായി എന്ന് പറയുന്നിടത്തും അതാ ദേവതയുടെ ശക്തി വിശേഷം കൊണ്ട് അത് സൃഷ്ടിക്കപ്പെടുന്നതാണ്. എന്തുകൊണ്ട്? ദേവത എന്ന് പറയുമ്പോൾ അണിമാതി ഐശ്വര്യങ്ങളുള്ള ഒരു ശക്തി വിശേഷമാണ്. അതിന് സ്വേച്ഛയാ അങ്ങനെയുള്ള രൂപങ്ങളെ സൃഷ്ടിക്കാൻ പറ്റും. അത് മൂർത്തമായ രൂപമായി കഴിഞ്ഞാൽ ഒരാൾക്കത് ചക്ഷുരേന്ദ്രിയം കൊണ്ട് അതിനെ ദർശിക്കാനും പറ്റും. അപ്പോൾ ചില ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ദേവത പ്രത്യക്ഷമായി വരുമ്പോൾ ഭക്തൻ സ്റ്റേജിലിരിക്കുമ്പോഴാണ് ദേവത പ്രത്യക്ഷമാണെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കാണണ്ടേ എന്നൊക്കെ ചൊല്ലി ചോദിച്ചു കളയും. അത് ദേവതയോട് വിചാരിക്കണം, ഞാൻ ആർക്കു വേണ്ടിയാണോ ഈ രൂപ സ്വീകരിച്ചിരിക്കുന്നത്, അയാൾ മാത്രം കണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മഹാഭാവികൾക്ക് അത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചിരിക്കുന്നതിലൊന്നും അർത്ഥമില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥൂല രൂപത്തെ പ്രാപിക്കുന്നതും എന്താണ്, അത് ജീവന്റെ സങ്കല്പമനുസരിച്ചല്ല, കാരണം അത് ദേവതയുടെ സങ്കല്പമനുസരിച്ചും ദേവതയുടെ ശക്തി വിശേഷമാണ്. പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം എന്താണ്, മനസ്സ് അമൂർത്തമായ ഒരു വസ്തുവായതുകൊണ്ട് മനസ്സിന്റെ അമൂർത്തമായ ഇത് ഭാവനകൾക്കൊരിക്കലും മൂർത്തമായ രൂപങ്ങളെ സൃഷ്ടിക്കാൻ സാധ്യമേ അല്ല. അങ്ങനെ സാധ്യമാകുമെങ്കിൽ അന്നപാനാദികളെല്ലാം നമ്മുടെ ഭാവന കൊണ്ട് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സൃഷ്ടിയിൽ, ഈശ്വരന്റെ സൃഷ്ടിയിൽ ഈ ജീവന് തന്നിരിക്കുന്ന ഈ കരണങ്ങളെല്ലാം വ്യർത്ഥമായി പോകും. ഒന്നിന്റെ ആവശ്യം വരത്തില്ല. സങ്കല്പം കൊണ്ടെല്ലാം സൃഷ്ടിക്കുന്നു. പക്ഷെ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കില്ല എന്ന് പറയുന്നില്ല. സങ്കല്പം കൊണ്ട് സൃഷ്ടി ഇനി സംഭവിച്ചാലോ അത് സ്വപ്നം ആയിപ്പോവും. അവിടെ ഈ സങ്കല്പം കൊണ്ടെല്ലാം സൃഷ്ടമാകുന്നു, പക്ഷേ അത് അമൂർത്തമായിപ്പോവും. സ്വപ്നത്തിൽ അത് മൂർത്തമായി അനുഭവപ്പെട്ടാലും ജാഗ്രതത്തിൽ അത് അമൂർത്തമാണ്. അതുകൊണ്ടാണ് ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും വേറെ വേറെ കാണുന്നത്. അതുകൊണ്ട് ഈ ജാഗ്രതത്തിൽ ഒരിക്കലും മാനസികമായ സങ്കല്പങ്ങൾ കൊണ്ട് സ്ഥൂലമായ പദാർത്ഥങ്ങളുടെ സൃഷ്ടി സംഭവിക്കത്തില്ല. അതാണ്, അതെപ്പോഴും സൂക്ഷ്മമായിരിക്കത്തേ ഉള്ളൂ. പിന്നെ പറയുന്നു, ഒരാൾ പറയുന്നു, ഞാനിങ്ങനെ ഒരാളെ ധ്യാനിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അയാളുടെ മുമ്പിൽ പ്രത്യക്ഷമായി മഹാത്ഭുതം. അത് സംഭവിക്കാം, പക്ഷെ അത് എന്താണ്, തൻ്റെ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചയാളല്ല അവിടെ പ്രത്യക്ഷമായത്. അയാൾ സ്ഥൂലമായ മൂർത്തമായ രൂപത്തിൽ ഈ ലോകത്ത് മുമ്പ് തന്നെ പ്രകടമായ ആളാണ്. താൻ സങ്കല്പിച്ചപ്പോൾ തൻ്റെ സാന്നിധ്യത്തിൽ അയാൾ എത്തിച്ചേർന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ദേവതാ സാക്ഷാത്കാരം പോലെ, അത്രയേ ഉള്ളൂ. പക്ഷെ അതൊന്നും തൻ്റെ അങ്ങനെ പറയുന്നിടത്തൊന്നും തന്നെ അമൂർത്തമായ മനസ്സിന് മൂർത്തമായ സൃഷ്ടി എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അതൊരിക്കലും സാധ്യമല്ല. പിന്നെ ഇതിന് അപവാദമായി പറയുന്ന ഒരു കാര്യമുണ്ട്, അതും മനസ്സിലായിരിക്കുന്നു. യോഗികളെ സംബന്ധിച്ച് പറയുന്നു, യോഗികൾക്ക് സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കാമെന്ന് പറയുന്നു. എങ്ങനെ? ഈശ്വര സൃഷ്ടി പോലെ യോഗികൾ സങ്കല്പം കൊണ്ട് സൃഷ്ടി. സാധാരണ ജീവന്മാരല്ല യോഗികൾ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കുന്നതും. എങ്ങനെ യോഗി സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കുന്നതും പറയുന്നു. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമായിരിക്കുന്ന തന്മാത്രകളെ ആശ്രയിച്ചിട്ടാണ്. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമായിരിക്കുന്ന എന്താണോ, പരമാണുക്കളെന്നോ അല്ലെങ്കിൽ ചെല്ലു പറയുന്നു പരമാണുക്കളാണെന്ന് പറയുന്നു, ചെല്ലു പറയുന്നു തന്മാത്രകളാണെന്ന് പറയുന്നു, അദ്വൈതികളും മറ്റും പറയുന്നു തന്മാത്രകളാണ്. ആ തന്മാത്രകളെ ആശ്രയിച്ചുകൊണ്ട് സൃഷ്ടി സംഭവിക്കുക. അതും എന്താണോ, ബാഹ്യമായ വസ്തുക്കളെ ആശ്രയിച്ച് സൃഷ്ടി നടത്തുന്നത് പോലെ തന്നെ. ഇത്ര വ്യത്യാസമുള്ളൂ. ഒരു യോഗിയെ സംബന്ധിച്ച് യോഗിക്ക് വിശേഷമായ സിദ്ധിവിശേഷങ്ങളുള്ളത് കൊണ്ട് അതിസൂക്ഷ്മമായ തന്മാത്രകളെ ആശ്രയിച്ചുകൊണ്ട് പുതിയ വസ്തുക്കളെ സൃഷ്ടിക്കുക. അവിടെയും ബാഹ്യമായ ഒരു ഉപാദാനത്തെ സ്ഥിരീകരിച്ചേ പറ്റൂ. അത് ഏതുപോലെ കുലാൽ പാത്രത്തെ ഉണ്ടാക്കുന്ന പോലെ. കുലാലൻ എന്ത് ചെയ്യുന്നു, സ്ഥൂലമായ ബാഹ്യമായ ഉപാദാനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവിടെ അയാളുടെ സങ്കല്പം പ്രവർത്തിക്കുന്നു. എന്താണോ അയാൾ സൃഷ്ടിക്കുന്നത് അത് അയാളുടെ സങ്കല്പത്തിൽ ആദ്യം വരണം. ഇന്നതാണോ അതിന്റെ രൂപം, സങ്കല്പം അവിടെ ആവശ്യമാണ്. പക്ഷെ കേവല സങ്കല്പം കൊണ്ട് സൃഷ്ടി സംഭവിക്കുന്നില്ല. ബാഹ്യമായ അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ സൃഷ്ടിക്കുന്ന സ്ഥൂലമായ ഒരു പദാർത്ഥത്തിന് അയാൾ സ്ഥൂലമായ ഉപാദാനത്തെ സ്വീകരിച്ചിട്ട് അയാൾ ബാഹ്യമായി സ്ഥൂലമായതിനെ സൃഷ്ടിക്കുന്നു. ആശ്രയമേയും യോഗിയാണെങ്കിലോ, യോഗിക്ക് അങ്ങനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സ്ഥൂലമായ പദാർത്ഥത്തിന്റെ ആവശ്യമില്ല. സൂക്ഷ്മമായ പദാർത്ഥങ്ങളെ ഉപയോഗിച്ച് തന്നെ, കാരണം ഏത് സൂക്ഷ്മ പദാർത്ഥങ്ങളാണോ ഈ സ്ഥൂലമായ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്, അവിടെ ഈശ്വരൻ എന്ത് ചെയ്യുന്നു, ആ സൂക്ഷ്മമായ പദാർത്ഥങ്ങളെ പരിണമിപ്പിച്ച് സ്ഥൂലമായ സൃഷ്ടി ഉണ്ടാകുന്നു. അല്ലെങ്കിൽ പ്രകൃതിയിൽ ആ പരിണാമം സംഭവിച്ചിട്ട് സ്ഥൂലമായ സൃഷ്ടി സംഭവിക്കുന്നു. അതുപോലെ ആ വസ്തുക്കളിൽ പരിണാമത്തെ സംഭവിപ്പിച്ചിട്ട് സ്ഥൂലമായ സൃഷ്ടിക്ക് ഉള്ള ശക്തി യോഗികൾക്കുണ്ട് എന്ന് പറയുന്നു. എന്തുകൊണ്ട് അത്? കാരണം യോഗത്തിൽ പറയുന്നു, യോഗി അത്തരം സൂക്ഷ്മമായ പദാർത്ഥങ്ങളുടെ തത്വത്തെ സാക്ഷാത്കരിച്ചവനാണ്. അപ്പോ കുലാലിന് എന്തുകൊണ്ട് മണ്ണുകൊണ്ട് പാത്രത്തെ ഉണ്ടാക്കാൻ കഴിയുന്നു? കാരണം കുലാലിന് അവിടെ ചില തത്വത്തെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. എന്താണ് ഈ മണ്ണെന്ന് പറയുന്ന ഈ വസ്തുവിന് കുടത്തെ സൃഷ്ടിക്കുന്നതിനുള്ള ശക്തി അതിരിപ്പുണ്ട്. അപ്പോൾ ആ ശക്തി അയാൾ തിരിച്ചറിഞ്ഞ് ആ ശക്തി അയാൾ ഉപയോഗിക്കുമ്പോഴാണ് അത് കുടമായി മാറുന്നത്. കാരണം അതിന് ഉണ്ടല്ലോ, എല്ലാ മണ്ണിൽ നിന്നും അത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അല്ല, ചില മണ്ണിൽ അങ്ങനെ ഒരു ശക്തി വിശേഷമുണ്ട്. ആ മണ്ണിന് മാത്രമേ പാത്രത്തിൻ്റെ രൂപമായി മാറാൻ പറ്റൂ. അപ്പോൾ ആ ശക്തിയെ ഗ്രഹിച്ചിരിക്കുന്ന കുലാലൻ എങ്ങനെയാണോ ഭൗതികമായി തൻ്റെ പ്രയത്നം കൊണ്ട് പാത്രത്തെ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്മാത്രകളിലുള്ള തന്മാത്രകളുടെ തത്വത്തെ സാക്ഷാത്കരിച്ച ഒരു യോഗി അതിൻ്റെ ശക്തി വിശേഷത്തെ തിരിച്ചറിഞ്ഞിട്ട് അതുകൊണ്ട് ഒരു സൃഷ്ടിയെ ഉണ്ടാക്കാം. പക്ഷേ ഇത് എന്താണ്? അലൗകികമാണ്. ഇത് ഈശ്വരന്റെ സൃഷ്ടി എങ്ങനെയാണോ ജീവനെ സംബന്ധിച്ച് അലൗകികമായിരിക്കുന്നത്, അതുപോലെ യോഗിയുടെ സൃഷ്ടിയും അതിന് പരിമിതികളുണ്ട്. പരിമിതിയുണ്ടെങ്കിലും അത് സാധ്യമാകാമെന്ന് യോഗശാസ്ത്രം പറയുന്നു. പക്ഷേ ജീവനെ സംബന്ധിച്ചിടത്തോളം ജീവൻ സ്വയം എന്താണ്? പരിച്ഛിന്നമായ ഉപാധിയോടുകൂടിയിരിക്കുകയും സ്വയം അജ്ഞനായിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇവിടെ സങ്കല്പം എന്ന് പലയിടത്തും പറയുന്നുണ്ട്, കൽപ്പന എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കൽപ്പന എന്ന് പറയുന്നതുകൊണ്ട് ജീവന്റെ മനസ്സുകൊണ്ടുള്ള സ്ഥൂല സൃഷ്ടികളല്ല. പക്ഷെ ഇത് പലർക്കും ഇത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അദ്വൈതത്തിൽ തന്നെ വന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും കാരണം എന്തുകൊണ്ട് ഈ കൽപ്പന എന്ന് പറയുന്ന വാക്കാണ് കുഴപ്പമുണ്ടാകുന്നത്. അപ്പൊ എന്റെ സങ്കല്പം അനുസരിച്ചാണ് ഈ സൃഷ്ടികളെല്ലാം സംഭവിക്കുന്നതെന്ന് തോന്നിപ്പോവും. അങ്ങനെ പറയുന്നില്ല. സ്ഥൂലമായ സൃഷ്ടിയിൽ തന്റെ കൽപ്പന, അതാണ് ഉപാസന. അല്ലാതെ തന്റെ കൽപ്പന കൊണ്ട് അത് വിശേഷിച്ചു. പിന്നെ ഈ ഉപദേശങ്ങളെല്ലാം എവിടേക്ക് വേണ്ടിയാ പറയുന്നു? എല്ലാ ഉപദേശങ്ങളും പറയുന്നത് ജാഗ്രതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ജാഗ്രതത്തിൽ തന്റെ അമൂർത്തമായ മനസ്സുകൊണ്ട് ഇവിടെ തനിക്ക് ഒരു ജീവനെ സംബന്ധിച്ച് ഒരു മണൽത്തരി പോലും സൃഷ്ടിക്കാൻ അവന് കഴിയത്തില്ല. അതിനുള്ള ശേഷി അതിനില്ല. അമൂർത്തമായി തനിക്ക് സൃഷ്ടിക്കാൻ, എന്താണ് തന്റെ മനസ്സിൽ ഭാവനാരൂപത്തിൽ ഒരുപാട് പ്രപഞ്ചത്തെ തനിക്ക് കാണാൻ പറ്റും. പക്ഷെ അത് അമൂർത്തമായി മാത്രമേ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ ശ്രുതി എന്താ പറയുന്നത്? ആ ശ്രുതി കൽപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് ഈ സൃഷ്ടമായിരിക്കുന്ന പ്രപഞ്ചം, അത് പറയുന്നു ജീവൻ ഇങ്ങനെ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. അത് ഈശ്വരനാണ് ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ല നീ സൃഷ്ടിച്ചെന്നല്ല പറയുന്നു. അല്ല, ഇനി എവിടെയെങ്കിലും നീയാണിത് സൃഷ്ടിച്ചു എന്ന് പറയുന്നെങ്കിൽ അതിന്റെ താല്പര്യം എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ തത്വമായിരിക്കുന്നത് നിന്നിലിരിക്കുന്ന തത്വം തന്നെയാണ്. ആ തത്വത്തിൽ നിന്നാണ് ഈ സൃഷ്ടി സംഭവിച്ചിരിക്കുന്നത്. തസ്സൃഷ്ട തദേവ അനുപ്രാവശ്യതെന്ന് പറയുന്നു. അപ്പോ സൃഷ്ടിച്ചിട്ട് അതിൽ അനുപ്രവേശം ചെയ്തു എന്ന് പറയുന്നിടത്ത് അത് തന്നെ. അപ്പോ നമ്മളതിനെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് അത്? സുഷുപ്തിയുമായി ബന്ധപ്പെടുത്തി. അപ്പൊ അവിടെ എന്താണ് ഇരിക്കുന്നത്? നിരുപാധികമായ ആ ചൈതന്യം. ആ ചൈതന്യം എന്ന് പറയുമ്പോൾ ഞാനെന്നോ നീയെന്നോ അവിടെ ഇല്ല. അവിടെ ഞാനായിരിക്കുകയല്ല. അവിടെ ഞാനായിരുന്നുകൊണ്ട് ഞാൻ അവിടെ നിന്ന് സങ്കല്പം ഉണ്ടാക്കി സൃഷ്ടിക്കുകയല്ല ചെയ്തത്. പിന്നെ എന്താണ്? അത് സർവസ്വരൂപമായിരിക്കുന്ന തത്വമാണ്. ആ തത്വത്തിൽ സങ്കല്പങ്ങൾ പ്രകടമായി. അവിടെ പരിച്ഛിന്നമായ ജീവഭാവത്തെയല്ല കാണിക്കുന്നത്, അപരിച്ഛിന്നമായ തത്വത്തെയാണ്. ആ തത്വം എന്ന് പറയുന്നത് ഈ സൃഷ്ടി എന്ന് പറയുന്ന ഈ ഭാവത്തിലേക്ക് വരുന്നതിന് പല ഘട്ടങ്ങളെയും തരണം ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഈശ്വരൻ എന്ന് പറയുന്ന ഭാവം, അതിൽ മറ്റൊന്നാണ് ജീവൻ എന്ന് പറയുന്ന ഭാവം. അതിലാ ഈശ്വരൻ എന്ന് പറയുന്ന ഭാവത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അത് എന്തിനങ്ങനെ ഒന്നിനെ പറയുന്നു? ശ്രുതി പറയുന്നു, കാരണം ഈ ജീവഭാവത്തിൽ താൻ സ്വയം തന്നെ തിരിച്ചറിയുന്നു, എന്റെ സങ്കല്പം കൊണ്ട് ജാഗ്രതയിലെ ഈ സങ്കല്പം കൊണ്ട് എനിക്ക് സൃഷ്ടിക്കാൻ കഴിയത്തില്ല, എന്തുകൊണ്ട്? ഞാൻ സ്വയം അജ്ഞനായിരിക്കുന്നു, എനിക്ക് ഈ ഇതിന്റെ രഹസ്യങ്ങളൊന്നും എനിക്കറിയില്ല, എനിക്കൊരു മണൽത്തരിയുടെ രഹസ്യം പോലും അറിയില്ല. പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ സംബന്ധിച്ചുള്ള ഭാവനകൾ എനിക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും എല്ലാം എന്താണ്? ശ്രേഷ്ഠമായ വസ്തുക്കളെ ആശ്രയിച്ചുള്ള തന്റെ അമൂർത്തങ്ങളായ ഭാവനകളാണ്. അതിനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ട്. മനസ്സുകൊണ്ട് തനിക്ക് എന്തും പ്രവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും മൂർത്തഭാവത്തെ പ്രാപിക്കത്തില്ല. അത് അജ്ഞമായിരിക്കുന്ന ഈ മനസ്സിന് അതിനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, കൽപ്പന ഭാവന എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഭാവനയെ ആശ്രയിച്ച് ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നു എന്നല്ല. പ്രദേശവിശേഷങ്ങൾ ഈ സൃഷ്ടിയിലുണ്ട്. ആ സൃഷ്ടിയിലുള്ള ആ പ്രദേശവിശേഷങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അത് പറയുന്ന ആദിത്യ ചക്ഷുഷി ഹൃദയ കൊണ്ട് താൻ ഭാവന ചെയ്യുക. അങ്ങനെ ഭാവന ചെയ്താലോ എന്ത് ഫലമാണോ ആ ഭാവനയ്ക്ക് ശ്രുതിയിൽ നിർദ്ദേശിക്കുന്ന ആ ഫലമുണ്ടാകും. അത് എന്തുകൊണ്ട്? കാരണം തൻ്റെ പ്രവൃത്തിയും തൻ്റെ പ്രവൃത്തിയുടെ ഫലവും തമ്മിലൊരു ബന്ധമുണ്ട്. ആ പ്രവൃത്തിയും ഫലവും തമ്മിലുള്ള ബന്ധത്തെ കണ്ടെത്തി വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ശ്രുതി എന്ന് പറയും. അപ്പോൾ ആ പ്രവൃത്തിയും ഫലവും തമ്മിലുള്ള ബന്ധത്തെ കണ്ടെത്തിയത് ആരാണ്? ഋഷിമാരെ കണ്ടെത്തി ഇരിക്കുന്നു എന്നർത്ഥം. ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ലളിതമായി പറയാന്താണ്, സത്പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അത് സുഖമാണ് ഫലം, ദുഷ്പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ദുഃഖമാണ് ഫലം. ഇത് തമ്മിൽ എന്താ ബന്ധം? ആ ബന്ധത്തിന് അവർ കൊടുക്കും പേര് പുണ്യവും പാപവും. ആ ബന്ധത്തിന് കൊടുക്കുന്ന പേരാണ്. അപ്പോൾ ഇങ്ങനെ പ്രവൃത്തിയും ഫലവും തമ്മിലുള്ള ആ ബന്ധത്തെ കണ്ടെത്തിയവരെയാണ് നമ്മൾ ഋഷിമാരെന്ന് പറയും. അപ്പോൾ അവർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നത് ചെയ്താൽ ഇന്ന ഫലമുണ്ടാകും. അപ്പോൾ അതിന് അതിൻ്റേതായ മറ്റ് സഹകാരികളും നിമിത്തങ്ങളും എല്ലാം വേണം, എന്നാലേ അതുണ്ടാകും. ഒരു കുലാലൻ മണ്ണെടുത്ത് പാത്രം ഉണ്ടായിക്കൊണ്ടോന്നൊന്നുമില്ല പാത്രം. അതിന് പല നിമിത്തങ്ങളും ഒരുമിച്ച് ചേരണം. ആ നിമിത്തങ്ങളൊന്നും ഒരുമിച്ച് ചേർന്നില്ലെങ്കിൽ പാത്രം ഉണ്ടാകത്തില്ല. എത്ര പരിശ്രമിച്ചാലും ശരി, മണ്ണ് മണ്ണായി തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാ നിമിത്തങ്ങളും ഒത്തുവരുമ്പോൾ അതൊരു അതിനെക്കുറിച്ച് പറയുന്നതാണ് ഒരു അപൂർവമായ സംഗമം എന്ന് പറയും. അതുകൊണ്ട് അതിന് ഇവർ പറയുന്ന അപൂർവം എന്നാണ്. ശരിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ നിമിത്തങ്ങളെന്ന് തൻ്റെ ബുദ്ധി കൊണ്ട് അറിയാൻ പറ്റില്ല. അപൂർവങ്ങളെല്ലാം ഒരുമിച്ച് വരുമ്പോൾ തനിക്ക് തൻ്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ട്, ഗ്രഹിക്കാൻ വയ്യാത്ത കാര്യങ്ങളുണ്ട്. ഒരു ആൾ പാത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ അറിവിൽപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്, അതും ഇനി അയാളുടെ അറിവിൽപ്പെടാത്ത കുറേ കാര്യങ്ങളുമുണ്ട്. അതും കൂടെ കൂടി ചേരുമ്പോൾ മണ്ണ് പാത്രമായിട്ട് മാറും. ഇല്ലെങ്കിൽ മണ്ണ് പാത്രമാകത്തില്ല. ഏതെങ്കിലും കാരണവശാൽ പ്രവൃത്തി മുടങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ പാത്രം ഉണ്ടാകാതിരിക്കുകയോ എന്ത് വേണം സംഭവിക്കും. അപ്പോൾ അതിനൊരു നിയമമുണ്ട്. ആ നിയമത്തെ കണ്ടെത്തിയവർ അതിനെ വെളിപ്പെടുത്തി പറയുന്നു, ഇന്ന രീതിയിൽ ഉപാസിക്കുക, ഇന്ന രീതിയിൽ അതിൻ്റെ ഫലമുണ്ടാകും. അപ്പോൾ അവിടെയും എന്താണ്? അമൂർത്തമായ ഉപാസനകൾക്ക് മൂർത്തമായ ഫലങ്ങൾ പറയുന്നു. അത് സംഭവിക്കുന്നു. ഉപാസനയെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞല്ലോ, നീ ഇന്ന തരത്തിലുള്ള ഒരു ഉപാസന ചെയ്തു കഴിഞ്ഞാൽ ചക്ഷുഷ്മാനാകും, കീർത്തിയുള്ളവനാകും, അല്ലെങ്കിൽ സുന്ദരനാകും. ഇങ്ങനെയൊക്കെയുള്ള പറയുമ്പോൾ ഇതെല്ലാം മൂർത്തമായ ഫലങ്ങളാണ്. പക്ഷേ പറയുന്ന എന്താണ്? അമൂർത്തങ്ങളായ ഉപാസനകളാണ്. അപ്പോൾ പറയുന്നു, അമൂർത്തങ്ങളിൽ നിന്നും മൂർത്തഫലം ഉണ്ടാകില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അമൂർത്തത്തിൽ നിന്നുണ്ടാകുന്നത് അമൂർത്തമായ കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇവിടെ ശ്രുതി പറയുന്നു, നമ്മുടെ അമൂർത്തങ്ങളായ ആ ഉപാസനകളിൽ നിന്ന് മൂർത്തമായ ഫലം ഉണ്ടാകുന്നു. അതെങ്ങനെ സംഭവിക്കും? അപ്പോൾ അവിടെ സംഭവിക്കുന്നതും എങ്ങനെയാണോ അതിസൂക്ഷ്മങ്ങളായ തന്മാത്രകൾ പോലെയുള്ള അമൂർത്തമായ പദാർത്ഥങ്ങളെ ആശ്രയിച്ചിട്ട് സ്ഥൂലമായ സൃഷ്ടി സംഭവിച്ചത്, ആ സൃഷ്ടി സംഭവിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണോ പ്രവർത്തിച്ചത്, കിഞ്ചിഞ്ചനായിരിക്കുന്ന പരിച്ഛിന്നനായിരിക്കുന്ന ഈ ജീവന്റെ എന്തെങ്കിലും ശക്തി വിശേഷമല്ല അവിടെ സംഭവിച്ചത്. അവിടെ സംഭവിച്ചെന്താണ്? അത് ജീവന് പിടികിട്ടുന്നില്ല. എന്താണ് അതിനെ അപൂർവം എന്ന് വിളിക്കുന്നു. അപ്പൊ അവിടെ സംഭവിച്ച ആ ശക്തി വിശേഷത്തെന്ന് പറയുന്നത് അത് ഈശ്വരീയമായ ശക്തി വിശേഷം. അത് ജീവന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല, ജീവന് അധീനമായ കാര്യമല്ല. അതുകൊണ്ടത് സംഭവിക്കുന്നു. അല്ലെങ്കിൽ അമൂർത്തമായിരിക്കുന്ന തന്മാത്രകൾ അങ്ങനെ സ്ഥൂലങ്ങളായ പൃഥ്വിയാദികളായി മാറി. അപ്പൊ അതിന്റെ പിന്നിലുള്ള ഒരു ശക്തി വിശേഷം പ്രവർത്തിച്ചു. അവിടെ ജീവന് ജീവന്റെ സൃഷ്ടിയല്ല, ജീവൻ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഇത്തരം സ്ഥലങ്ങളിലും ജീവന്റെ അമൂർത്തമായ ഉപാസനകളിലും ജീവന്റെ എന്തെങ്കിലും ശക്തി വിശേഷമോ ജീവന്റെ ചിത്തത്തിന്റെ സാമർത്ഥ്യം കൊണ്ടോ ഒന്നുമല്ല, ഈശ്വരന്റെ സാമർത്ഥ്യം കൊണ്ട്, ഈശ്വരന്റെ ശക്തി വിശേഷം കൊണ്ട് ഫലമുണ്ടാകുന്നു, അമൂർത്തമായ ഫലങ്ങളുണ്ടാകുന്നു. അവിടെയും തന്റെ സങ്കല്പശക്തി കൊണ്ടല്ല സംഭവിക്കുന്നത്, കാരണം സങ്കല്പത്തിന് ആ ശേഷിയില്ല. പക്ഷെ ഈശ്വരന്റെ ശക്തിക്ക് അത്തരം ശേഷിയുണ്ട്. അതിന് തെളിവാണെന്ത്? അമൂർത്തങ്ങളായ തന്മാത്രകളിൽ നിന്ന് അവിടെ സൃഷ്ടി. അതുകൊണ്ടാണ് തന്മാത്രകളിൽ നിന്ന് സൃഷ്ടി ഉണ്ടായെടുത്ത് മുമ്പ് ഉപനിഷത്തിൽ പറഞ്ഞെന്നാണ്, അവിടെ അത്രവൃത്കരണം. ഇതിനെല്ലാം കൂട്ടിച്ചേർത്തു. കൂട്ടിച്ചേർത്ത് ആരെന്ന് ചോദിക്കും? അത് ഈശ്വരൻ. ഈശ്വരീയമായ ഒരു ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ സൃഷ്ടി സംഭവിച്ചത്. സർവത്ര സൃഷ്ടി സംഭവിക്കുന്നതിന്റെ പിന്നിൽ ആ ഈശ്വരീയ ശക്തിയാണ്, അല്ലാതെ ജീവസങ്കല്പം അല്ല. തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പിന്നെ എന്തിനവൻ ഉപാസന ചെയ്യണം? എന്താ അതാവശ്യമാണ്? കാരണം കുലാലൻ യത്നിക്കണം. കുലാലന്റെ കർണങ്ങളും മറ്റും ഉപയോഗിച്ച് യത്നിച്ചാൽ മാത്രമേ അവിടെ പാത്രം ഉണ്ടാകത്തുള്ളൂ. പക്ഷെ അതിന്റെ പിന്നിൽ എന്ത് വേണം? അപൂർവമായ ഒരു ശക്തി വിശേഷം കൂടി പ്രവർത്തിച്ചാലേ അത് പാത്രവുമായി മാറത്തുള്ളൂ. അതുകൊണ്ട് താർക്കീന്മാരും മറ്റും പറയുന്നതാണ്, ഇവിടെ പ്രപഞ്ചത്തിൽ സർവത്ര എന്തെല്ലാം സൃഷ്ടി നടക്കുന്നു അത് കുലാലൻ പാത്രം ഉണ്ടാക്കിയാലും ശരി, താൻ സങ്കല്പിച്ചാലും ശരി, സർവത്ര സാധാരണ കാരണമായി ഈശ്വരന്റെ ഇച്ഛ, ഈശ്വരന്റെ പ്രയത്നം, അതെല്ലാം അതിന്റെ പിന്നിലുണ്ടെന്ന് പറയും. അവിടെയും എന്താണ്? തന്റെ സങ്കല്പം കൊണ്ടല്ല സൃഷ്ടി സംഭവിക്കുന്നത്, മറിച്ച് ഈശ്വര സങ്കല്പം കൊണ്ടാണ്. അതാണ് ജന്മാദ്യസ്യതഹ എന്ന് പറഞ്ഞു സൂത്രത്തിൽ അത് വിശദീകരിക്കുന്നു. അതാണ് ഞാനിത് ഇവിടെ പറയുന്നത്. ഇത്തരം ഭാഷാപ്രയോഗങ്ങൾ ഒരുപാട് തെറ്റിദ്ധാരണയുണ്ടാകും, കൽപ്പന. പക്ഷെ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം അടുത്ത് തന്നെ പറയുന്നു എന്താണോ, അങ്ങനെ ജീവൻ കൽപ്പിക്കണമെന്ന് പറയുന്നിടത്തും പറയുന്നു അത് ശ്രുതി പറഞ്ഞിരിക്കുകയാണ്. അത് ശ്രുതി എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിക്കുക, മനസ്സിലാകാൻ പറയുക, അത് ഋഷി പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സംഭവിക്കാം, ഇങ്ങനെ എന്തുകൊണ്ട് ഋഷിക്ക് അത് പറയാൻ കഴിയുന്നു? ഋഷി സൂക്ഷ്മമായ തത്വങ്ങളെ സാക്ഷാത്കരിച്ചാണ്. അപ്പോൾ അങ്ങനെ സൂക്ഷ്മമായ തത്വങ്ങളെ സാക്ഷാത്കരിച്ചവർക്ക് ഈ നിയമങ്ങൾ അവർക്ക് വെളിപ്പെടുന്നു. അവർ പറയുന്നു എന്ത് നിയമം? സൃഷ്ടിയുടെ പിന്നിൽ ഈശ്വരന്റെ ശക്തിയാണ്, ജീവന്റെ ശക്തിയല്ല എന്നുള്ള നിയമം. അതുകൊണ്ട് ഇവിടെയും എന്താണ്? ഉപാധി വിശേഷ സംബന്ധാൽ, ഉപാധി വിശേഷങ്ങളെ കൊണ്ട് പ്രദേശവിശേഷങ്ങളെ കൽപ്പിക്കുന്നു. എന്നിട്ടവിടെ അത് സൃഷ്ടമായ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിശദീകരിച്ചത്. ഏത് തഥാഹി അതിനെ വിശദീകരിക്കുന്നു. ആദിത്യ ചക്ഷു ഹൃദയരി പ്രദേശവിശേഷ സംബന്ധാനി, പ്രദേശവിശേഷ സംബന്ധങ്ങൾ ബ്രഹ്മണ ഉപാസനാനി, ബ്രഹ്മത്തിന്റെ ഉപാസനകൾ. അങ്ങനെ ശ്രുയന്തേ, ഇത് ശ്രുതി പറയുന്നു. ശ്രുതി പറയുന്നു അല്ലെങ്കിൽ ഗുരുക്കന്മാർ പറയുന്നു, അത് പറയാം. അങ്ങനെ പറയുന്നതുകൊണ്ട് ആൾക്കാർ അതിനെ അതിൽ പറയുന്നു, നിങ്ങൾ ഉപാസിക്കണോ, നിങ്ങൾക്കൊരു ഗുരു ആവശ്യമാണ്, ഗുരു നിർദ്ദേശിച്ചു നീ ഇന്നത് ഇന്ന രീതി ചെയ്യുക. അപ്പോൾ അത് വേറെ ഇവിടെ ശ്രുതി എന്ന് പറയുന്നു. അത് പ്രാചീന ഗുരുക്കന്മാരുടെ വചനം എന്നുള്ള നിലയ്ക്ക് അത് പറയുന്നു. അത് ചോദിക്കും. അത് പിന്നെ ശ്രുതി എന്ന് പറയുമ്പോൾ എന്താ അങ്ങനെ അതിന് അർത്ഥത്തെ സങ്കോചിപ്പിക്കുന്നത്? അത് ഈശ്വരന്റെ തന്നെ എന്ന് പറഞ്ഞൂടെ? ഈശ്വരന്റെ വചനം എന്ന് പറയുന്നതിന് എന്താ? ഇപ്പോഴും ഋഷിമാരുടെ വചനം എന്ന് എന്താ പറയുന്നത്? പലരും ചോദിക്കാറ്. അത് ഈശ്വരന്റെ വചനം എന്നിടത്തോളം ഒരു ദോഷമൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? സർവസൃഷ്ടിക്കും ഈശ്വരനാണ് കാരണക്കാരനെങ്കിൽ ഋഷിയുടെ ഉള്ളിൽ ഇത്തരം ജ്ഞാനം ഉണ്ടാകുന്നതിന് ഈശ്വരനാണ് കാരണക്കാർ. അപ്പോൾ ഈശ്വരൻ ഋഷിക്ക് വെളിപ്പെടുത്തിയത്. പക്ഷെ നമ്മോട് ഉപദേശിച്ചാല് വായും നാക്കും എല്ലാം ഉള്ള ഋഷിയാണ് ഉപദേശിച്ചത്. അതുകൊണ്ട് അതിനെ പറയുന്നത് ഋഷിയുടെ വചനമാണ്. ഈശ്വരൻ എല്ലാത്തിനും സാധാരണ കാരണമാണ്. അതുകൊണ്ട് ഈശ്വരന് ആണ് അത് ഋഷിയുടെ മനസ്സ് വെളിപ്പെടുത്തിയെന്ന് പറയാം. അതുകൊണ്ടെന്ന് പറയുന്നു അത് ഈശ്വര വചനമാണ്. അല്ല, ഈശ്വരന്റെ ഒരു വ്യക്തിഭാവത്തെ ആശ്രയിച്ചുകൊണ്ടല്ല, ഈശ്വരനൊരു തത്വം ആണ്. ഇവിടെ എന്താണ്, അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം തത്വങ്ങളും അതിൻ്റെ നിയമങ്ങളുമേ ഉള്ളൂ. അത് ഒരു ഭാഗത്തതിനെ ജീവനെന്ന് പറയും, വേറൊരു ഭാഗത്തതിനെ ഈശ്വരനെന്ന് പറയും, മറ്റൊരു ഭാഗത്തതിനെ ദേവതകളെന്ന് പറയും. എല്ലാം അദ്വൈതി അംഗീകരിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം വിട്ടിട്ട് എന്താണ് കേവല തത്വമായി അതിനെ ബ്രഹ്മമെന്നും പറയും. ആ രീതിയിലാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് കൽപ്പന എന്ന് പറയുന്നതുകൊണ്ട് ഉള്ള തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ വിശദീകരിച്ചത്. ഏതേന വിശുദ്ധ പൃഷ്ഠേഷിത്യാധാര ബഹുത്വം ഉപവാദിതം. വിശുദ്ധ പൃഷ്ഠേഷ് സർവത, എന്നെല്ലാം ഈ ആദിത്യന്റെ ആദിത്യ ജ്യോതിസിന്റെ പലതരത്തിലുള്ള ആധാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേവലമായ ജ്യോതിസല്ല, അത് ബ്രഹ്മമാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് നിരാധാരമാണ്. അതിനെങ്ങനെ ആധാരത്തെ നിർദ്ദേശിക്കാൻ പറ്റുന്നു? അത് നിങ്ങളുടെ മാനസികമായ ഭാവനയ്ക്ക് ഒരു ആലംബം എന്നുള്ള നിലയ്ക്ക് മാത്രം. കാരണം അമേയമായിരിക്കുന്ന അവാങ്മനോഗോചരമായിരിക്കുന്ന ബ്രഹ്മത്തെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ സാധ്യമല്ല. മനസ്സിനത് വിഷയമാകില്ല. അതിനെ വിഷയമാക്കണമെങ്കിൽ ഈശ്വര സൃഷ്ടമായിരിക്കുന്ന ഏതെങ്കിലും ഒരു ഉപാധികളെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ട് ആ സങ്കല്പത്തിൽ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നതിൽ തന്നെ അവിടെ അതും ആണ് ആധാരങ്ങളും. വാസ്തവത്തിൽ ഈശ്വര സൃഷ്ടമാണ് ആധാരങ്ങളല്ല. ഹൃദയം അത് സൃഷ്ടമായൊരു ദ്വിലോകം, അതും ഒരാധാരമാണ്. പക്ഷേ ഈ ജീവനെ സംബന്ധിച്ചോളം ഈ ആധാരങ്ങളും എന്താണ് ബാഹ്യമായ മൂർത്തമായ വിഷയങ്ങളെപ്പോലെ ഇന്ദ്രിയവിഷയമല്ല ഇരുന്നു. എന്നാൽ തനിക്കറിയാം എന്താണ്, തനിക്കൊരു ഹൃദയമുണ്ട്. തൻ്റെ ഹൃദയത്തെ തൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇന്നാണെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് കാണും, പണ്ട് അതും പറ്റത്തില്ല. പക്ഷെ എന്നാലും എന്ത് ചെയ്യുന്നു, അവിടെ ആ ഈശ്വര സൃഷ്ടമായ ഒന്നിനെ തന്നെ ഭാവന ചെയ്യുന്നു. അതിനെയും ഭാവന ചെയ്യേണ്ടി വരും. അതുകൊണ്ടല്ലേ സാറിന് ഇനി ഉപാസനയുടെ പ്രകടനത്തിൽ പറയും പറയും ധ്യാനിക്കുന്ന കണ്ണടച്ചിട്ടാണ്. എന്താ കണ്ണുകൂടെ തുറന്നു വെച്ച് ധ്യാനിച്ചാൽ എന്ന് ചോദിക്കും. കണ്ണ് തുറന്നു വെച്ച് ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിന്റെ ഏകാഗ്രതയെ കണ്ണ് തന്നെ ഭഞ്ജിച്ചു കളയും. എന്തുകൊണ്ട്? കണ്ണ് തുറന്നാൽ കാണാൻ താൻ ഉദ്ദേശിക്കുന്ന വസ്തു മാത്രമല്ല പലതും കൊണ്ട് ഇവിടെ. അപ്പൊ ധ്യാനം എന്ന് പറയുന്നത് എന്താണ്? ഉപാസന എന്ന് പറയുന്നത് മനസ്സിന് ഒരു വിഷയത്തിൽ തന്നെ ഉറപ്പിക്കുന്നതാണ്. എന്നുവെച്ചാൽ മനസ്സിന് ഒരു വിഷയത്തിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് ഒരു വിഷയത്തെ മാത്രമേ ഗ്രഹിക്കാവൂ. ഉറപ്പിക്കുക എന്ന് പറയുന്നു, ഉറപ്പിക്കാൻ ഇതൊരു മൂർത്ത വസ്തുവല്ല, അമൂർത്ത വസ്തുവാണ് മനസ്സ്. അത് ഒരു വസ്തുവിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സൊരു വിഷയത്തെ മാത്രമേ ഗ്രഹിക്കാവൂ. കണ്ണ് തുറന്നിരുന്നാൽ എന്ത് ചെയ്യും? കണ്ണ് പല വസ്തുക്കളെ ഗ്രഹിക്കും. കണ്ണ് വസ്തുക്കളെ ഗ്രഹിക്കണമെങ്കിൽ മനസ്സുകൂടെ വേണം. മനസ്സില്ലാതെ കണ്ണിന് ഒന്നിനെയും കാണാൻ കഴിയത്തില്ല. അപ്പോൾ തുറന്നിരിക്കുമ്പോൾ അത് നാനാ വിഷയങ്ങളെ ഗ്രഹിക്കും. അപ്പോൾ അതിനെന്താ ഒരു ഉപായം? ആദ്യം കണ്ണിനെ തന്നെ നിരോധിക്കുക. അപ്പോൾ അത് നാനാരൂപങ്ങളെ കാണിച്ചു തരത്തില്ല. പക്ഷേ എനിക്ക് എന്റെ മനസ്സിന് ഗ്രഹിക്കുന്നതിന് ഒരു വിഷയം വേണം. എന്താ ഹൃദയം? അപ്പൊ പിന്നെ ഹൃദയത്തെ എന്ത് ചെയ്യുന്നു? അവിടെ ഭാവന ചെയ്യുകയാണ്. ഏതൊരു സ്ഥാനത്താണോ ജ്യോതിസിനെ ധ്യാനിക്കേണ്ടത് ആ സ്ഥാനമാകുന്ന ഹൃദയത്തെ ആദ്യം ഭാവന ചെയ്യുന്നു. അത് മൂർത്തമായ ഒരു വസ്തുവായിട്ടുകൂടി ഭാവന ചെയ്യേണ്ടി വരുന്നു. കണ്ണടച്ചിട്ട് ദ്വിലോകത്തെ ഭാവന ചെയ്യുന്നു. ഇങ്ങനെ ഭാവന ചെയ്തിട്ട് അവിടെ ജ്യോതിസിനെ വീണ്ടും ഭാവന ചെയ്യുന്നു. അതാണ് ധ്യാനത്തിന്റെ പ്രക്രിയ. അതെല്ലാം എന്ത് ചെയ്യുന്നു? മനസ്സ് അതാത് വിഷയങ്ങളെ ഗ്രഹിക്കുന്നതാണ്. അത് അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വിഷയം കടന്നു വരാതിരിക്കാൻ കണ്ണടയ്ക്കുന്നു. മറ്റൊരു വിഷയം കടന്നു വരാതെ അതൊരുപായം മാത്രം. കണ്ണടച്ചു എന്ന് വിചാരിച്ച് മനസ്സ് അവിടെ ഇരിക്കണമെന്നില്ല. മനസ്സ് വീണ്ടും വേറെ എവിടെയെങ്കിലും പോകാം. എന്നാലും അതിൻ്റെ പ്രാഥമികമായ ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് കണ്ണടയ്ക്കുന്നു. കണ്ണടച്ചിട്ട് മനസ്സുകൊണ്ട് മനസ്സാ വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ മറ്റൊരു വിഷയം അവിടേക്ക് കടന്നു വരാതിരുന്നാൽ, ആ മനസ്സിലേക്ക് കടന്നു വരാതിരുന്നാൽ അതിനെ പറയും ധ്യാനം എന്ന് പറയും. മനസ്സ് അങ്ങനെ ഹൃദയത്തെ മനസ്സ് സങ്കല്പിച്ച് ആ ഹൃദയത്തിൽ ജ്യോതിസിനെ സങ്കല്പിച്ച് കഴിയുമ്പോൾ അവിടെ മറ്റൊന്നാണ് കടന്നു വരുന്നതെങ്കിൽ അത് ധ്യാനമല്ല. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെയുള്ള ക്ഷണങ്ങളിൽ മനസ്സ് ഒരേ വിഷയത്തെ തന്നെ ഗ്രഹിച്ചിരുന്നാൽ അതിനെ ധ്യാനമെന്ന് വിളിക്കാൻ പറ്റും. മറ്റതെന്താണ്? കൽപ്പനകൾ എന്ന് പറയും. നാനാ കൽപ്പനകൾ, നാനാ ഭാവനകൾ. ഏകഭാവനയായി കഴിഞ്ഞാലേ ധ്യാനമാകത്തുള്ളൂ. അവിടെ ധ്യാനത്തിനും സക്ഷമമായ വിഷയങ്ങൾ, തനിക്ക് പ്രത്യക്ഷയോഗ്യമായ വിഷയങ്ങൾ തന്നെ ഉണ്ടെങ്കിലും അവിടെ എന്ത് ചെയ്യുന്നു? അതിന് മനസ്സിന്റെ ഏകാഗ്രത വേണമോ? കണ്ണടച്ചേ പറ്റും. കണ്ണടച്ചിട്ട് അവിടെ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുന്നു. അതാണ് അമ്പലത്തിന് മുമ്പ് പോയിരുന്നു. അവിടെ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന വിഗ്രഹമാണ് സാക്ഷാത് വിഷ്ണു എന്നറിയുന്നവനും അവിടെ ചെല്ലുമ്പോൾ മനസ്സ് ഏകാഗ്രത വേണോ അറിയാതെ കണ്ണടഞ്ഞു. കണ്ണ് തുറന്നു വെച്ചു കഴിഞ്ഞാൽ പോയി, നാനാഭാഗങ്ങളിലേക്ക് പോയി. ഇനി നാനാഭാഗങ്ങളിൽ പോയില്ലെങ്കിൽ മനസ്സിന്റെ വിഭ്രാന്തിയിലേക്ക് പോയി. അങ്ങനെ സംഭവിക്കുക, ഭ്രാന്തി ദർശനത്തിലേക്ക് പോകും. അപ്പോൾ മറിച്ചാണെങ്കിലോ അവിടെ മനസ്സിനെ നിരോധിക്കുന്നതിന് വേണ്ടി ചിത്തത്തെ കൊണ്ട് ഏകമായ വിഷയത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി അവിടെ മൂർത്തമായ വിഷയങ്ങളാണെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഭാവന ചെയ്യുന്നു. അങ്ങനെ ഭാവന ചെയ്യുന്നതിന് വേണ്ടി ആധാരബഹുത്വം ഉപവാദിത ശ്രുതി തന്നെ ധാരാളം ആധാരങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത് ഉപാസനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. എന്നാൽ അതിൽ സങ്കല്പം എന്നുള്ള ഒരു വിഷയം വന്നുകൊണ്ട് അതിനെ വിശദീകരിച്ചു. യഥപ്യേതുക്തം ഔഷ്ണ്യ ഘോഷ അനുമിതേ കൗക്ഷേയ കാര്യ ജ്യോതിഷി അധ്യസ്യമാനത്വ പരമപി ദിവ കാര്യ ജ്യോതി ഏവേദി പറയുന്നു. ഉഷ്ണം കൊണ്ടും ശബ്ദം കൊണ്ടുമെല്ലാം ജാഡരാഗിനെ അനുമാനിക്കാൻ പറ്റുന്നു. അതിനും കണ്ണുകൊണ്ട് കാണാൻ വയ്യല്ലോ. ബാഹ്യമാണ് അഗ്നിക്ക് കാണാം, പക്ഷെ ഉള്ളിൽ ശബ്ദം കേൾക്കുന്നുണ്ട്, വിഷ്ണുവുണ്ട്. അപ്പൊ അത് കാര്യ ജ്യോതിസായി ജാഡരാഗിനി. അതിലാണ് ഇവിടെ ഉപാസിക്കുന്നത്. ഉള്ളിലുള്ള അഗ്നിയിൽ ഉപാസിക്കുക എന്ന് പറഞ്ഞു, അതിൽ അധ്യസിക്കുന്നു. അതുകൊണ്ടെന്താണ് ആ ജ്യോതിസ് എന്ന് പറയുന്നത്? ഉള്ളിലിരിക്കുന്ന ജ്യോതിസ് തന്നെയാണ്, അല്ലാതെ ബ്രഹ്മമല്ല എന്ന് പറഞ്ഞാലോ? അതിന് സമാനം പറയുന്നു. തദപ്യം ശരി. എന്താണ് പരസ്യ വിബ്രഹ്മണോ നാമാദി പ്രതീകത്വവത് കൗക്ഷേയ ജ്യോതിഷ് പ്രതീകത്വത്തെ. അവിടെ കൗക്ഷേയമായിരിക്കുന്ന തൻ്റെ ജാഡരാഗ്നിയെ, വയറ്റിൽ ഉള്ള അഗ്നിയെ ഗ്രഹിക്കാൻ പറഞ്ഞിരിക്കുന്ന എന്തിനു വേണ്ടി? അതൊരു പ്രതീകമായിട്ട് മാത്രമാണ്. അമൂർത്തമായിരിക്കുന്ന തത്വത്തെ ധ്യാനിക്കുന്നതിന് വേണ്ടി മൂർത്തമായൊരു പ്രതീകത്തെ സ്വീകരിച്ചിരിക്കുന്നു, പ്രതിമയെ സ്വീകരിച്ചിരിക്കുന്നത് പോലെ. ഇവിടെ അഗ്നിയെ ഒരു പ്രതീകമായി സ്വീകരിച്ച് അഗ്നിയെ ഭാവന ചെയ്ത് ആ അഗ്നിയെ ഭാവന ചെയ്തിട്ട് ആ അഗ്നിയിലൂടെ തത്വത്തെ ഭാവന ചെയ്യുക. പലതരത്തിലാകാം. മുഖ്യമായി പറയുന്ന ഇങ്ങനെ അഗ്നി, ആ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ അഗ്നി, അത് പ്രകാശസ്വരൂപമായ, സ്വയം പ്രകാശസ്വരൂപമായ ആ പരമാത്മതത്വം തന്നെ എന്ന് അഗ്നിയെ അവലംബിച്ചുകൊണ്ടുള്ള ഉപാസന ഭാവനയ്ക്ക് വേണ്ടി അത് പറഞ്ഞിരിക്കുകയാണ്. അല്ലാതെ അഗ്നിയെ ഉപാസിക്കാൻ പറയുന്നില്ല. ചിലർ മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് വിളക്കൊക്കെ കൊടുത്തു വെച്ച് അത് നോക്കിക്കൊണ്ടിരിക്കും, അത് ഉപാസനയുണ്ട്. അതൊന്നും ഉപാസനയല്ല. എന്തുകൊണ്ട്? ഉപാസന എന്ന് പറയുമ്പോൾ അവിടെ അധ്യാസം ഭാവന വരും. മറ്റങ്ങനെയല്ല, നമ്മുടെ മുമ്പിലിരിക്കുന്നു ഗ്രഹിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കേവലം മനസ്സിന്റെ ഒരു വ്യായാമം മാത്രമാണ്. വിളക്ക് കൊടുത്തിട്ട് അതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, അത് ഒരിക്കലും ഉപാസനയല്ല. ഉപാസനയിൽ എന്ത് സംഭവിക്കുന്നു? ഇവിടെ പറയുന്നു എന്താണ്? അധ്യാസം അത് സംഭവിക്കുന്നു. ഉപാസന എന്ന് പറയുന്നത് വളരെ ശക്തമായ ഭാവനയാണ്. കാരണം ആ ശക്തമായ ഭാവനയിൽ മാത്രമേ മനസ്സിനെ പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഇപ്പോൾ അതുകൊണ്ട് മനസ്സ് എല്ലായിടത്തും മനസ്സങ്ങനെ നിൽക്കുന്നത് ആ ഭാവനയുടെ ബലത്തിലാണ്. ഇഷ്ടമുള്ള ഒരു വസ്തു, ഇഷ്ടമുള്ള ഒരു വസ്തുവിന് മനസ്സ് തുടർച്ചയായി നിൽക്കും. ഇഷ്ടമുള്ള വസ്തുവിനെ മനസ്സ് പിന്തുടരും. എന്തുകൊണ്ട്? മനസ്സിൽ അത് ഇഷ്ടമാണ്, അനുകൂലമാണ് എന്നുള്ള ദൃഢമായ ഭാവനയുള്ളത് കൊണ്ടാണ്. അനിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിൻവാങ്ങുന്നില്ല. അപ്പോൾ മനസ്സിനങ്ങനെ ഒരു ഭാവന, അതായത് സങ്കല്പം, അത് മനസ്സിൽ ദൃഢപ്പെട്ടു കഴിഞ്ഞാലേ മനസ്സവിടെ നിൽക്കത്തുള്ളൂ. അപ്പം നമ്മുടെ മുമ്പിൽ ഏറ്റവും മനോഹരമായ ഒരു വസ്തു കാണുന്നു. പക്ഷെ മനസ്സ് പറയുന്നു അത് മനോഹരമാണ് എന്ന് പറഞ്ഞാലേ മനസ്സവിടെ നിൽക്കത്തുള്ളൂ. എന്തേ? അത് മനസ്സ് മനോഹരമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഒരാളുടെ മനസ്സ് നിൽക്കുന്നിടത്ത് വേറെ ആളുടെ മനസ്സ് നിൽക്കത്തില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ആർട്ട് ഒരു പടം വരച്ചിരിക്കുന്നു. സാധാരണ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ചൂല് ചായമുക്കി അടിച്ചതുപോലെ ഇരിക്കും. അയാൾ അത് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ മനസ്സ് നിൽക്കത്തില്ല. എന്തായി കാണിച്ചിരിക്കുന്നു? എന്തോ അബദ്ധം പറ്റിയാണ്, പെയിന്റ് കുപ്പി മറിഞ്ഞു വീണാണ് ഇതിന്റെ പുറത്തൂടെ എന്ന് വിചാരിക്കും. പക്ഷെ അതിൽ ഭാവനയുള്ളവനാണെങ്കിലോ അവന്റെ മനസ്സ് അതിൽ തന്നെ നിൽക്കും. എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും അത് നോക്കി നിൽക്കും. എന്തുകൊണ്ട്? ഭാവനയുള്ളിടത്തെ മനസ്സ് നിൽക്കും. അപ്പം വെറുതെ മനസ്സിന്റെ കാഴ്ച ഒരിക്കലും ഉപാസന അല്ലെങ്കിൽ ധ്യാനമാകത്തില്ല. അതിനോടൊപ്പം അവന്റെ ഭാവന കൂടെ ചേർന്നു. അതുകൊണ്ടാണ് ഇവിടെ ആ ശബ്ദം സങ്കല്പം ഭാവന എന്നുള്ള ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഉപാസനയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അവിടെ ദൃഢമായ ഭാവന വരണം. ആ ഭാവനയാണ് ആ വിഷയത്തിൽ അവനെ പിടിച്ചു നിർത്തുന്നത്. ആ ഭാവന കൊണ്ടാണ് ഒടുവിൽ അവന് ഇതുണ്ടാകുന്നത്. അല്ല, ഭാവന ഇല്ലാത്ത മനസ്സാണെങ്കിൽ അതിനെ നമുക്ക് ധ്യാനമൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ധ്യാനിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ ധ്യാനം ശരിയാകത്ത്. നമ്മൾ ധ്യാനിക്കാനിരിക്കുന്നു, ഗുരു പറഞ്ഞു തന്നു ഹൃദയം, ഹൃദയത്തെ ഒരു വലിയ, അവിടെ ഒരു വലിയ താമര, അവിടെ ഒരു പീഠം, അതിൽ അലങ്കാരങ്ങൾ, പിന്നെ അവിടെ ഒരു ദേവതാരൂപം അല്ലെങ്കിൽ ഗുരുവിന്റെ രൂപം, അതിനെ ആ പാദ ചൂടൻ ധ്യാനിക്കുക, ഇതെല്ലാം പറഞ്ഞു തരും. ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് ഇത് ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ഭാവന പോകുന്ന ഇവിടെ അടുക്കളയിലത്തേക്ക്, മനസ്സ് നിൽക്കാൻ ശ്രമിക്കുന്ന ഇവിടെ ഗുരു ഉപദേശിക്കുന്ന രൂപത്തിൽ. പക്ഷേ ഭാവന അടുക്കളയിൽ. അപ്പം എന്തേ ധ്യാനിക്കാൻ പറ്റുമോ അടുക്കളയെ ധ്യാനിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ സമയത്ത് സാധാരണഗതിയിൽ ഈ ദേവതാരൂപത്തിന്റെ സ്ഥാനത്ത് വരുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശത്രുവിന്റെ രൂപമായിരിക്കും. ആ ശത്രു ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും, കാരണം ഭാവന അവിടെയാണ്. മിത്രത്തെ ധ്യാനിക്കാൻ പ്രയാസമാണ്, പക്ഷെ ശത്രുവിനെ ധ്യാനിക്കാൻ എളുപ്പമാണ്, കാരണം അത് മനസ്സിൽ നിന്ന് പോകത്തില്ല. അപ്പോൾ എന്തുകൊണ്ടവിടെ മനസ്സ് ഭാവനയില്ല? അപ്പം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആ ഭാവന ഉണ്ട്. എന്താണ് ജ്യോതിഷപ്പി അധ്യസ്യമാനത്വാത് പരമവി ദിവഹ കാര്യ ജ്യോതി ഏവ പറയുന്നു. അധ്യാസം എന്ന് പറയുന്ന ഭാവനയാണ് ആ തസ്മിൻ തദ്ബുദ്ധി എന്ന് പറയുന്നു. അപ്പോൾ ആ ഭാവന ദൃഢമായി വരുമ്പോൾ അതിന് നമ്മൾ ഉപാസന എന്ന് പറയും, അതിന്റെ ഫലമുണ്ടാകും. അപ്പം അതിന് കേവല പ്രതീകമായിട്ട് അവിടെ അഗ്നിയെ പറഞ്ഞു. അഗ്നിയെ ഭാവന ചെയ്ത് ആധാരത്തെ ഭാവന ചെയ്ത് ആ ആധാരത്തിൽ എന്താണ് നിങ്ങൾ ഭാവന ചെയ്യേണ്ടത് അതിനെ ഭാവന ചെയ്യുക. അതിനുവേണ്ടി കൗക്ഷേയ ജ്യോതിഷിനെ പ്രതീകമായി ഭാവന ചെയ്യാൻ പറയുന്നു. പ്രതിമയെന്നും അങ്ങനെ തന്നെ. പ്രതിമ എന്ന് പറയുന്ന ഒരു രൂപം, കല്ലുകൊണ്ടോ കണ്ണാടി കൊണ്ടോ മണൽ കൊണ്ടോ തടി കൊണ്ടോ തുണി കൊണ്ടോ എന്തുകൊണ്ടോ പ്രതിമ ഉണ്ടാക്കാമെന്ന് പറയുന്നു തന്ത്രശാസ്ത്രത്തിൽ. അങ്ങനെ ഒരു രൂപം എന്നുള്ളതേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ആ രൂപത്തിൽ എന്ത് ചെയ്യുന്നു, ഭാവന ചെയ്യുന്നു. അവിടെ ഇരിക്കുന്ന ആ രൂപത്തിൽ അതൊരു ദേവതയാണ്. ആ ദേവത നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളതാണ്. ഇത്തരത്തിൽ അതിനെക്കുറിച്ച് ഭാവന ചെയ്യുന്നു. ആ ദേവതയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നു. അവിടെ മുഖ്യമായി വരുന്ന എന്താണ്, പ്രതീകത്തിൽ വരുന്ന ഭാവനയ്ക്കാണ്. അതാണ് ഇവിടെയും പറയുന്നത്, ദിഷ്ടം ച ശ്രുതം ചേത്ത് ഉപാസീത ഇതിതു പ്രതീകദ്വാരകം ദിഷ്ടത്വ ശ്രുതത്വം ച. അതാണ് ദിഷ്ടം ച ശ്രുതം ച ഇത്യുപാസീത എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുന്നിടത്തും ദുഷ്ടമായും ശ്രുതമായും എന്ന് പറയുന്നതിന് പ്രതീകദ്വാരകത്വം, പ്രതീകം ഒരു മാധ്യമം മാത്രമാണ്. പ്രതീകത്തിലൂടെ ദുഷ്ടത്വം ശ്രുതത്വം അതെയും മുമ്പ് അത് വിശദീകരിച്ചു. ദുഷ്ടത്വത്തെയും ശ്രുതത്വത്തെയും അവിടെ ഭാവന ചെയ്യുന്നു എന്നാണ്. യദപി അല്പ ഫലശ്രവണ എന്ന ബ്രഹ്മേദി തദപ്പി നേരത്തെ പറഞ്ഞു. ഇവിടെ ഈ ഉപാസനയെക്കുറിച്ച് പറയുന്നിടത്ത് നിസ്സാരമായ കാര്യങ്ങളാണ് പറയുന്നത്. അവന് കീർത്തി ഉണ്ടാകും അല്ലെങ്കിൽ സുന്ദരനാകും എന്നൊക്കെ പറയും. ഇതൊക്കെയാണോ ഉപാസനയുടെ ഫലം? ബ്രഹ്മത്വ ഉപാസ ഇതൊക്കെയാണോ? ഇതിനുവേണ്ടിയാണോ ബ്രഹ്മത്വ ഉപാസിക്കുന്നത്? അതുകൊണ്ട് ഇവിടെ ബ്രഹ്മ ഉപാസന അല്ല പറയുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നത് വലുതാണ്, അതിനെ ഉപാസിച്ചാലും വലിയ ഫലം ഉണ്ടാകും. ഇവിടെ ചെറിയ ഫലത്തെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് ബ്രഹ്മമല്ല എന്ന് പറഞ്ഞാലോ, ദുഷ്ടം ജശ്രദ്ധം ചേത്തിപാസി ഇതിതു പ്രതീകദ്വാരകം യഥപ്പി അല്പ ഫലശ്രവണ എന്ന ബ്രഹ്മേതി തഥപ്പി അനുഭവം. അത് ശരിയല്ല. എന്തുവാണ് നഹി ഈയതേ ഫലായ ബ്രഹ്മ ആശ്രയണീയം ഈയതേ നേതി നിയമഹേതുരസ്തു പറഞ്ഞു. നിങ്ങൾ ബ്രഹ്മത്തെ ഉപാസിക്കുമ്പോൾ ഇത്രമാത്രം ഇത്ര അളവ് ഫലത്തിന് വേണ്ടി ബ്രഹ്മത്തെ ഉപാസിക്കണം, ഇത്ര ചെറിയ ഫലത്തിന് വേണ്ടി ബ്രഹ്മത്തെ ഉപാസിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും നിയമമില്ല. ഫലത്തിന്റെ വലുപ്പ ചെറുപ്പത്തിന് നിയമമൊന്നുമില്ല. ബ്രഹ്മം വലുത് തന്നെയാണ്. ആ വലിയ ബ്രഹ്മത്തെ നമ്മൾ ഉപാസിക്കുമ്പോൾ വെറും തുച്ഛമായ ഫലത്തിന് വേണ്ടി ഉപാസിക്കാം, വലിയ ഫലത്തിന് വേണ്ടിയിട്ട് ഉപാസിക്കാം എന്നാണ്. അതല്ലേ, നമുക്ക് ഒരാള് ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി ബ്രഹ്മത്തെ ഉപാസിക്കുന്നു, എനിക്ക് ബ്രഹ്മജ്ഞാനത്തിന് തടസ്സങ്ങളുണ്ട്, ഈ തടസ്സങ്ങളെല്ലാം മാറിക്കെട്ടണം, എനിക്ക് ശ്രവണം മനനം നിധ്യാസനം ഇതിന് വിഘ്നങ്ങളുണ്ട്, അത് മാറിക്കെട്ടണം, തത്വം എന്റെ ഉള്ളിൽ പ്രകാശിക്കണം എന്നെല്ലാം പറഞ്ഞ ഒരാൾ ബ്രഹ്മത്തെ ഉപാസിക്കും. വേറൊരാൾ പറയുന്നു അത് എനിക്കൊരു ചെറിയ തലവേദനയുണ്ട്, അതൊന്ന് മാറിക്കെട്ടണം തൽക്കാലം, അങ്ങനെ ഉപാസിക്കും. അപ്പോൾ ക്ഷുദ്രങ്ങളായ അല്പങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടിയും ബ്രഹ്മത്തെ തന്നെ ഉപാസിക്കാം. ജീവന്മാരിൽ അങ്ങനെയാണ് കാണുന്നത്. എല്ലാവരും ഈശ്വരനെ ഉപാസിക്കുന്നത് ശ്രേഷ്ഠമായ ഫലത്തിന് വേണ്ടിയൊന്നുമല്ല. പ്രാകൃതമായ മനുഷ്യൻ പ്രാകൃതമായ ഫലങ്ങൾക്ക് വേണ്ടി ഉപാസിക്കും. അതുകൊണ്ട് അതിന് നിയമമല്ല. ഈയത്തെ എന്ന് വെച്ചാൽ ഇത്ര അളവ് എന്നുള്ള ഫലത്തിന് വേണ്ടി ബ്രഹ്മ ആശ്രയിക്കുന്ന ഈയത്തെ നിയമഹേതുരസ്തി എത്ര ഹി ഇനി പറയുന്നു. പിന്നെ എന്തുകൊണ്ട് പറയും ബ്രഹ്മ ഉപാസനയുടെ ഫലം ബ്രഹ്മജ്ഞാനമാണെന്നെല്ലാം പറയുമല്ലോ, അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നു. അപ്പൊ ഈ ചർച്ചയുടെയൊക്കെ ഫലം എന്താണ്? ആത്യന്തികമായി ഈ ചർച്ച എന്ന് പറയുന്നത് ആ ശ്രോതാവിനെ ഇവിടെ നിർത്തുന്നതിന് വേണ്ടിയിട്ടല്ല. ഉപാസന എന്ന് പറഞ്ഞാലും കർമ്മമെന്ന് പറഞ്ഞാലും ശരി, അതിന്റെയൊക്കെ താല്പര്യം അവനെ ആ തത്വത്തിൽ എത്തിക്കുക എന്നുവെച്ചാൽ പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് ആനുഷംഗികമായി ഗൗണമായി ഉപാസന തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. മുഖ്യമായ താല്പര്യം അതിലല്ല എന്ന് പറയും. ശ്രുതിയുടെ മുഖ്യ താല്പര്യം തത്വം വെളിപ്പെടുത്തുക. അപ്പോ അതിലേക്കുള്ള ഒരു വഴിയിലാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. കാരണം തത്വത്തെ വെളിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പലർക്കും അത് ബോധ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല? അപ്പോൾ ആ അധികാരിയെ കുറിച്ചുള്ള ചിന്ത വരുന്നു. അത് വരുമ്പോൾ ഉപാസനയിലേക്കും കർമ്മങ്ങളിലേക്കും എല്ലാം പോകേണ്ടി വരുന്നു. അതുകൊണ്ടാണ് അതെല്ലാം ചർച്ച ചെയ്യുന്നത്. പിന്നെ എന്താണ് ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ഫലം, അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം. തലവേദന മാറാൻ വേണ്ടിയിട്ടും ഉപാസിക്കാൻ തെറ്റൊന്നുമില്ല. പക്ഷെ ആത്യന്തികമായി എന്താണത്? തലവേദന മാറാൻ വേണ്ടിയിട്ടുള്ളതല്ല. എത്ര ഹി നിരസ്ത സർവ വിശേഷ സംബന്ധം പരംബ്രഹ്മ ആത്മത്വനുപദിശ്യതേ തത്ര ഏകരൂപമേവ ഫലം മോക്ഷ ഇത്യവഗമ്യതേ. ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് മുക്തി തന്നെയാണ്. സംസാര വിനിർമുക്തി തന്നെയാണ് ഇതിൻ്റെ ഫലം. ആ ഫലത്തെ ഒരുവന് ലഭിക്കുന്നതിന് വേണ്ടി ശ്രുതി അവനോട് തത്വത്തെ നേരിട്ട് പറയുകയാണ്. എങ്ങനെ? നിരസ്ത സർവവിശേഷ സംബന്ധം, യാതൊരു ഉപാധികളുടെയും സംബന്ധം കൂടാതെയുള്ള പരംബ്രഹ്മ, ആ പരംബ്രഹ്മത്തെ ആത്മത്വേന ശ്രോതാവിൻ്റെ സ്വരൂപമായി ഉപദേശിച്ചത് ശ്രുതി അതാണ് ഉപദേശിക്കുന്നത്. ഈ ഉപാസനകളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇതും പറയുന്നുണ്ട്. അതാണ് അപ്പോൾ ഇത് പറയുന്നിടത്ത് അത് അവന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ചിലർക്ക് ശ്രദ്ധ എന്ന് പറയുന്നത് എങ്ങനെയാണോ ഒരുവൻ്റെ ശ്രദ്ധ, അതനുസരിച്ച് അവന് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. നിങ്ങൾ ഒരുപാട് നല്ല വാക്കുകൾ പറയുന്നു, ഒരുപാട് നല്ല വാക്കുകൾ പറയുമ്പോൾ ഒരുപാട് തത്വത്തെക്കുറിച്ച് ഒരുപാട് പറയുമ്പോൾ നിരസ്ത വിശേഷ സംബന്ധമായ ബ്രഹ്മത്തെക്കുറിച്ച് ഒരുപാടൊക്കെ നമ്മൾ എത്ര വിശദീകരിച്ച് പറഞ്ഞാലും ശരി, അതൊന്നും നമ്മുടെ മനസ്സിരിക്കത്തില്ല, ശ്രദ്ധയിലും പെടത്തില്ല. ശ്രുതി അത് തന്നെ ചെയ്യുന്നത്, നിരസ്ത വിശേഷ സംബന്ധമായ ബ്രഹ്മത്തെക്കുറിച്ച്. പക്ഷെ അത് ഒരുപാട് പറയുന്നില്ല. ഇനി ഒരുപാട് പറഞ്ഞാലും ശരി, ആവർത്തിച്ചാലും ശരി, അത് ശ്രോതാവിൻ്റെ മനസ്സിരിക്കത്തില്ല. പക്ഷെ നമ്മളീ ഗഹനമായ തത്വത്തെക്കുറിച്ച് എത്രയും വ്യക്തമായി പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതുമായിട്ട് കാര്യമായ ബന്ധമൊന്നുമില്ലാത്ത എന്തെങ്കിലും ഒരു വില കുറഞ്ഞ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അത് മരിക്കുന്നവരെ മറക്കത്തില്ല. ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രസികൻ തമാശ പറഞ്ഞു, അതെൻ്റെ മനസ്സിലുണ്ട്, ബാക്കിയുള്ളതൊക്കെ അതെല്ലാം പോയി. ഇത് തന്നെ ഇവിടെയും പറയുന്നു, ഉപാസനകളും കർമ്മങ്ങളും എല്ലാം പറയുന്നതിൻ്റെ ഇടയ്ക്ക് അതേ ശ്രുതി തന്നെ നിരസ്ത വിശേഷ സംബന്ധമായ തത്വത്തെ വെളിപ്പെടുത്തുന്നു. അത് ഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് മുക്തിയാണ്. അത് ഗ്രഹിപ്പിക്കാനാണ് ഇതെല്ലാം പറയുന്നത്. അത് ഗ്രഹിക്കാൻ കഴിയാതെ വരുമ്പോൾ മറ്റുള്ളതിൽ ശ്രദ്ധ പോവും, ഉപാസനയിലും കർമ്മത്തിലും എല്ലാം പോവും. അപ്പോൾ ഒരാൾ അതിനാണ് അധികാരിയെങ്കിൽ അവൻ്റെ ശ്രദ്ധ അതിൽ പതിയും, അവനത് ചെയ്യും. അല്ല, അവൻ ഈ തത്വബോധത്തിനാണ് അധികാരിയെങ്കിൽ അവൻ്റെ ശ്രദ്ധ ആ തത്വബോധത്തിലായിരിക്കും, അവൻ അതുകൊണ്ട് തന്നെ മുക്തനായിത്തീരുന്നു. അതുകൊണ്ട് ഇതൊന്നും വിസ്മരിച്ചിട്ടല്ല ശ്രുതി ഇങ്ങനെ ഈ കാര്യങ്ങളെ ഉപദേശിക്കുന്നതാണ്. അതുകൊണ്ട് എത്ര ഗുണവിശേഷ സംബന്ധം പ്രതീക വിശേഷ സംബന്ധം വാ ബ്രഹ്മ ഉപദേശിച്ചതേ തത്ര സംസാരഗോചരാണിവ ഉച്ചാവചാനി ഫലാനി ദൃശ്യന്തേ. ഇനി ചിലടത്തെന്ത് പറയുന്നു വെച്ചാൽ പ്രത്യേക ഗുണങ്ങളോടുകൂടി, ചിലടത്ത് ചില പ്രത്യേക വിശേഷങ്ങളോടുകൂടി ആ തത്വത്തെ തന്നെ ഉപദേശിക്കും. നിരുപാധികമായിട്ടല്ല, സ്വാഭാവികമായിട്ട് ഉപദേശിക്കും. അങ്ങനെ ഉപദേശിക്കുന്നിടത്ത് സംസാര ഗോചരാണിവ, അവിടെ ഈ പറയുന്ന തലവേദന മാറുന്നതുപോലെയുള്ള ഉച്ചാവചാനി നാനാതരത്തിലുള്ള ഫലാനി ഫലങ്ങൾ കാണപ്പെടുന്നു ഇവിടെ ശ്രുതി ഉപദേശിക്കുന്നിടത്ത്. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ട ഫലങ്ങളെല്ലാം അവിടെ പറയുന്നു. ആ ഉപാസന എങ്ങനെയോ അതനുസരിച്ച് അവന് ഫലവും കിട്ടുന്നുണ്ട്. അവ പറയുന്നു, അന്നാദോ വസുദാനോ വിന്ദതേ വസു ഏവം വേദ. അവിടെ പറയുന്നു, ഇപ്രകാരം ഉപാസിക്കുന്നവൻ ഉപാസനയുടെ ഫലത്തെ പറയുകയാണ്, അവൻ വസുദാനനാകുന്നു. വസുദാനൻ, വസുവിനെ ദാനം, വസു എന്ന് വെച്ചാൽ ഹിരണ്യം സ്വർണം, അതിനെ ദാനം ചെയ്യുന്നവൻ എന്ന ഗുണവിശേഷത്തോടുകൂടി ആരാണോ ഉപാസിക്കുന്നത് അവനെന്ത് ചെയ്യുന്നു, ധനത്തെ നേടുന്നു. അവൻ അതുപോലെ തന്നെ അന്നദാനം ചെയ്യുന്നവൻ, അന്നദാനം അന്നദാതാവ് എന്ന ഗുണത്തോടുകൂടി ആരാണോ ബ്രഹ്മത്തെ ഉപാസിക്കുന്നത് അവന് ധാരാളം അന്നം ലഭിക്കുന്നു. വിന്ദതെ എന്നാണ് അത് അത് പറയുന്നുണ്ട്. ഈശ്വരൻ തന്നെ ജീവരൂപത്തിലിരുന്നു കൊണ്ട് അന്നത്തെ അശിക്കുന്നു, അതുകൊണ്ട് അവൻ അന്നദാതാവാണ്. പിന്നെ അവൻ അന്നം ധാരാളം നൽകുന്നു, അതുകൊണ്ട് അന്നദാതാവാണ്. അതുകൊണ്ട് അവനെ അന്നദാതാവായി ഉപാസിക്കുന്നു, ധ്യാനിക്കുന്നു. അവൻ അന്നം ലഭിക്കുന്നു, അതിൻ്റെ ഫലം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. വസുധ എന്ന് ഉപാസിച്ചു കഴിഞ്ഞാൽ അവന് ധനം ലഭിക്കുന്നു. അങ്ങനെ ഇതെല്ലാം എന്താ ബ്രഹ്മജ്ഞാനം എന്ന് നോക്കുമ്പോൾ ഇതൊക്കെ തുച്ഛമായ ഫലങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ക്ഷേത്ര ആരാധനയും അവിടെ പോയി മണിയടിക്കുകയും പൂജയൊക്കെ ചെയ്യുന്നു, അല്പമായ ഫലങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ശ്രുതി തന്നെയാണ് ഇതിൻ്റെയൊക്കെ തുടക്കമിട്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ബാഹ്യമായ കർമ്മങ്ങളല്ല പറയുന്നത്, മാനസികമായ ഭാവന ആണ് അവിടുത്തെ സാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫലമുണ്ടാകുന്നു എന്ന് പറയുന്നു. കർമ്മങ്ങളുടെ സന്ദർഭം പറയുന്നു, ബാഹ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അതാണ് അവിടുത്തെ സാധന, അതുകൊണ്ട് ഫലമുണ്ടാകുന്നു. ഇതെല്ലാം ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ ഇതെല്ലാം എന്താണ്, സംസാര ഗോചരാണി എന്ന് മുക്തിക്ക് ഉപകരിക്കുന്നില്ല. ഇതെല്ലാം അവനെ സംസാരത്തിൽ നിന്ന് സംസാരത്തിലേക്ക് തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇത്യാദ്യാസ ശ്രുതിഷു, അപ്പൊ ശ്രുതികൾ തന്നെ ഇതെല്ലാം പറയുന്നു, നാനാഫലങ്ങളുള്ള ഉപാസനയെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും തത്വത്തെക്കുറിച്ചും. അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ ജ്യോതിശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ തന്നെ ഗ്രഹിക്കണം. ഇവിടെ പറയുന്നത് ബ്രഹ്മ ഉപാസനയാണ്. അത് ബ്രഹ്മത്തെക്കുറിച്ച് ഗ്രഹിക്കുമ്പോൾ ബ്രഹ്മ ഉപാസന എന്ന് പറയുന്നത് ഉപാസനയ്ക്കുള്ള അധികാരികൾ. ബ്രഹ്മത്തെ ശ്രുതി ബോധിപ്പിക്കുമ്പോൾ ആ ബ്രഹ്മതത്വത്തെയാണ് ഒരാളെ ഗ്രഹിക്കുന്നതെങ്കിൽ, പ്രതീകങ്ങളെ സ്വീകരിക്കാതെ, പ്രതീകങ്ങളിൽ ബ്രഹ്മത്തെ അധ്യസിച്ച് ആരോപിച്ച് ഉപാസിക്കാതെ, പ്രതീക മിനറുമുക്തമായി ആ തത്വത്തെ ഗ്രഹിക്കുകയാണെങ്കിൽ അത് ജ്ഞാനം. അതുകൊണ്ട് ഇതെല്ലാം നേരത്തെ പറഞ്ഞല്ലോ, ഇടകലർന്നാണ് വരുന്നത്. ഉപാസനയെക്കുറിച്ച് പറയുന്നിടത്തും തത്വത്തെ വെളിപ്പെടുത്തും, തത്വത്തെ വെളിപ്പെടുത്തുന്നിടത്ത് ഇടയ്ക്ക് ഉപാസനയെക്കുറിച്ചും പറയും, അധികാരഭേദമനുസരിച്ച് സ്വീകരിക്കും. അതുകൊണ്ട് ഇവിടെ ജ്യോതിശബ്ദത്തിലൂടെ ബ്രഹ്മ ഉപാസനയാണ്. യദ്യപിന സ്വവാക്യം ജ്യോതിഷോ ബ്രഹ്മലിംഗമസ്തി തഥാപി പുരുഷൻ വാക്യ ദൃശ്യമാനം ഗ്രഹീത വിംഭവൻ പറയുന്നു. ഇവിടെ എന്താ പരോ ദിവോ ദിവ എന്ന് പറയുന്ന ഈ വാക്യത്തിൽ ദീപ്യത്തെ, അവിടെ നേരിട്ട് ബ്രഹ്മം എന്ന് ബോധിക്കുന്നതിനുള്ള ശബ്ദങ്ങളൊന്നുമില്ല. ജ്യോതിശബ്ദമേ ബ്രഹ്മശബ്ദമില്ല എന്നാലും കുഴപ്പമില്ല. അതിന് തൊട്ടു മുമ്പ് വന്ന ഗായത്രിയെക്കുറിച്ച് പറയുന്ന ആ ഭാഗത്ത്, ഛന്ദസ്സിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ട ശബ്ദങ്ങളുണ്ട്, ലിംഗമുണ്ട്, അങ്ങനെയുള്ള സാമർഥ്യമുള്ള ശബ്ദങ്ങളുണ്ട് എന്നാണ്. എന്ന ബാക്കി കിഞ്ചിത് ജ്യോതിഷോ ബ്രഹ്മലിംഗം അസ്ഥി, ഇവിടെ ജ്യോതിഷ് ബ്രഹ്മമാണെന്ന് ബോധിപ്പിക്കുന്ന ശബ്ദങ്ങൾ ഇവിടെയില്ല. പക്ഷെ തഥാപി പൂർവസ്വൻ വാക്കി മുമ്പുള്ള പ്രകടനത്തിലുള്ള വാക്യങ്ങളിൽ ദൃശ്യമാനം ഗ്രഹീതവ്യം അവിടെ അത് ഗ്രഹിച്ചു കൊണ്ടു. അതായത് മുമ്പ് പറഞ്ഞത് ഇത് ബ്രഹ്മത്തിലാണ്. അതായത് ജീവന്റെ ചിന്ത എന്ന് പറയുന്നത് പലതരത്തിലുള്ള വാക്യങ്ങൾ കേട്ട് ചേറിപ്പോവും. രാമിശ്രേണയവ വാക്യേന ബുദ്ധി മോഹയ ശിവമേ, അർജുനൻ ഭഗവാനോട് എന്ന് പറഞ്ഞത് ഈ പലതരത്തിലുള്ള വാക്യങ്ങൾ ഉപദേശിച്ചിട്ട് എന്റെ ബുദ്ധിയെ മോഹിപ്പിക്കുന്നു. അപ്പൊ ശ്രുതിയുടെ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴും വരും. അപ്പൊ അവിടെ എന്താണ്, കേൾവി പോരാ, വിചാരം കൂടെ ആവശ്യമാണ്. കേൾവിയിൽ ആ തത്വത്തെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് പൂർവ്വവും അവരും എല്ലാം വിചാരം ചെയ്യുന്നു. വർത്തമാനത്തിൽ നിന്നുകൊണ്ട് പൂർവത്തെക്കുറിച്ചും അപരത്തെക്കുറിച്ചും ചിന്തിക്കണമെന്നാണ്. എന്തിനു വേണ്ടി, എന്താണ് ഇവിടുത്തെ തത്വം, ഈ വർത്തമാനത്തിന്റെ തത്വം എന്ന് ഗ്രഹിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ചിന്തിച്ച് ജ്യോതിശബ്ദത്തിലൂടെ ബ്രഹ്മത്തെയാണ് ഇവിടെ വിവക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കി ബ്രഹ്മോപാസന ചെയ്യണം എന്നാണ് ഇവിടെ ഗ്രഹീതവ്യം ഭവതി എന്നുള്ള പറയുന്ന ഇവിടെയും ബ്രഹ്മത്തെ തന്നെ ഗ്രഹിക്കണം. ശാന്തി ശാന്തി ശാന്തി.